ശ്രീമദ്ഭഗവത്ഗീത അധ്യായം 18 ശ്ലോകം 40. ന തദസ്തി പൃഥിവ്യം വാ ദിവി ദേവേഷു വാ പുനഃ സത്വം പ്രകൃതിജൈർമുക്തം യദേഭി സ്യാത് ത്രിഭിർഗുണൈഃ. അത ഇദാനീം പ്രകരണ ഉപസംഹാരാർത്ഥ ശ്ലോക ആരഭ്യതേ. ഇതുവരെ പറഞ്ഞു വന്ന ഈ പ്രകരണത്തെ, ഈ സന്ദർഭത്തെ അവസാനിപ്പിക്കാൻ വേണ്ടി, അതായത് ഇവിടെ കർത്താവ്, കർമ്മം തുടങ്ങിയവയെ മൂന്നായിട്ട് വിഭജിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. സുഖം തുടങ്ങിയ വിഷയങ്ങൾ അതിനിവിടെ അവസാനിപ്പിക്കുന്നു എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. ന തദസ്തി തന്നാസ്തി പൃഥിവ്യാമ്യ മനുഷ്യാദിഷു സത്വം പ്രാണിജാതം. അന്യദ്വാ അപ്രാണിജാതം ദിവി ദേവേഷു വാ പുനഃ സത്വം പ്രകൃതിജൈഹി പ്രകൃതിതഃ ജാതൈഹി ജേഭി ത്രിഭുവനൈഹി സത്വാദിപരിയുക്തം പരിത്യക്തം യസ്യാദ് ഭവേത്. ന തദസ്തി തന്നാസ്തി, അങ്ങനെ ഒന്നില്ല എന്നുവെച്ചാൽ ഈ ഗുണങ്ങളെ കൂടാതെ ഈ സൃഷ്ടിയിലൊന്നുമില്ല, അതാണ് പറയുന്നതിന്റെ താല്പര്യം. ഈ സൃഷ്ടിയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഗുണകാര്യങ്ങളാണ്. സൃഷ്ടിയെ ഇവിടെ വിശദീകരിച്ച് പറയുന്നു, പൃഥിവ്യാമ്പ ഈ പൃഥിവിയിൽ മനുഷ്യാദിഷു മനുഷ്യാദി സത്വം പ്രാണിജാതം, മനുഷ്യാദി പ്രാണികളിൽ അങ്ങനെ ഒന്നും നമുക്ക് കിട്ടത്തില്ല. ത്രിഗുണകാര്യമല്ലാത്തത്, ത്രിഗുണങ്ങളില്ലാത്ത ഒന്നും കിട്ടത്തില്ല, സർവവും ത്രിഗുണങ്ങളോടുകൂടിയതാണ്. അന്യദ്വാ അപ്രാണിജാതം, ഇനി ഇതല്ലാതെ മറ്റെന്തെങ്കിലും ദിവി ദേവേഷു വാപ്ന, ദേവന്മാരിലോ ദ്വിലോകത്തിലോ ദേവലോകത്തിലോ ഒന്നിനെയും അങ്ങനെ കിട്ടത്തില്ല. പ്രാണിയായാലും ശരി, പ്രാണിയല്ലാതായാലും ശരി. പ്രകൃതി ജേഹി പ്രകൃതിതഹ ജാതേഹി, ഈ പ്രകൃതിയിൽ നിന്നുണ്ടായ ഏതെങ്കിലും ഒന്നോ ഗുണാധീനമല്ലാതെ ഗുണകാര്യമല്ലാതെ ഒന്നും കിട്ടത്തില്ല. ഓരോന്നിനെയും ഇങ്ങനെ സത്വം രജസ് തമസ് എന്ന് അതിന്റെ പ്രാധാന്യം അനുസരിച്ചും അതിന്റെ ഉപയോഗം അനുസരിച്ചും പറഞ്ഞെങ്കിലും അങ്ങനെ പറഞ്ഞാൽ തീറ്റ എണ്ണിയാൽ ഒടുങ്ങുന്നതല്ല ഇത്. അതുകൊണ്ടിവിടെ എല്ലാം കൂടി ചേർത്ത് പറയുകയാണ്, പ്രകൃതിതഹ ജാതേഹി, ഈ പ്രകൃതിയിൽ നിന്നുണ്ടായിട്ടുള്ളതിൽ ഏഭി ത്രിഭുണേഹി സത്വാദിപ യുക്തം മുക്തം പരിത്യക്തം യസ്യാദ് ഭവേത്. ഈ പ്രകൃതിജൈഹി മുക്തം ത്രിഭുണേഹി മുക്തം, ഈ പ്രകൃതിയിൽ നിന്നുണ്ടായ ഈ വസ്തുക്കളിൽ ത്രിഗുണങ്ങളിൽ നിന്നും വേറിട്ട ഒന്നുമില്ല. ഇത് പ്രകൃതിയിൽ നിന്നുണ്ടായെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? പുരുഷൻ വേറെയാണ്, പുരുഷൻ പ്രകൃതിയിൽ നിന്നുണ്ടായതല്ല. പുരുഷനെ വിട്ടുകഴിഞ്ഞാൽ ബാക്കി സർവവും ഈ ത്രിഗുണകാര്യങ്ങളാണ്. സത്വാധിപരയുക്തം പരിത്യക്തം യസ്യാദ്ഭവേ ന തദസ്ഥിതി പൂർവേണ സംബന്ധ, അങ്ങനെ ഒന്നില്ല എന്നാണ്. അപ്പോൾ പ്രകൃതിയിൽ ഈ സൃഷ്ടിയിലൊന്നും തന്നെ ത്രിഗുണ അതീതമല്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ഥിതപ്രജ്ഞൻ ത്രിഗുണാതീതൻ എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അവിടെയെല്ലാം എന്താണോ പ്രകൃതി കാര്യമായിട്ടുള്ളത് അതൊന്നും ഒരിക്കലും പ്രകൃതിയിൽ നിന്ന് മുക്തമല്ല എന്ന് പറയുമ്പോൾ അഹന്തത്വം മഹത്തത്വം കരണങ്ങൾ ഇന്ദ്രിയങ്ങൾ ശരീരം തുടങ്ങി ഈ ജീവൻ എന്തിനെയൊക്കെയാണ് അവലംബിക്കുന്നത് ഇതൊന്നും പ്രകൃതിയിൽ നിന്ന് മുക്തമല്ല, അല്ലെങ്കിൽ പ്രകൃതി രൂപത്തിലുള്ള ഈ ത്രിഗുണങ്ങളിൽ നിന്നും മുക്തമല്ല. ഇതെല്ലാം സദാ ത്രിഗുണത്തിന് അധീനമാണ്. അതെവിടെ ആയാലും ശരി, ആ സമയം പുരുഷൻ സദാ ത്രിഗുണങ്ങളിൽ നിന്നും മുക്തനുമാണ്. ഇവിടെ ഗുണാതീതനെ മറ്റും സംബന്ധിച്ച് പറയുന്ന അത് വരുന്ന പ്രത്യേകത എന്താണ്? ആ പുരുഷന്റെ നിസ്സംഗതയെ സാക്ഷാത്കരിച്ചവന് ഈ ഗുണങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ കഴിയും. പക്ഷെ എന്നാലും ആ പുരുഷന് സഹകാരികളായിരിക്കുന്ന ഈ കർണങ്ങൾക്കൊന്നും ഒരിക്കലും ഗുണങ്ങൾക്ക് അതീതമായിരിക്കാൻ കഴിയത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ഗുണാതീതനെന്ന് പറയുകയും ആ സമയം സർവവും സർവപ്രാണികളും ഗുണത്തിന് അധീനമാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ അത് പരസ്പര വിരുദ്ധമായിട്ടൊന്നുമില്ല. പുരുഷൻ എന്നുള്ള നിലയ്ക്ക് പുരുഷ സ്വരൂപത്തിൽ പുരുഷൻ ഗുണാതീതനാണ്. പക്ഷെ ആ പുരുഷൻ ജീവരൂപത്തിൽ വന്ന് ശരീര ഇന്ദ്രിയ വ്യാപാരങ്ങളെല്ലാം നടത്തുമ്പോൾ ആ ഗുണത്തിന്റെ സ്വാധീനത്തിൽ നിന്നും പുരുഷന് വിട്ടുനിൽക്കാൻ കഴിയത്തില്ല. ആത്മതലത്തിൽ അയാൾ വിട്ടുനിന്നാലും ശരീര ഇന്ദ്രിയ മനസ്സിന്റെ തലങ്ങളിൽ ആ ഗുണത്തിനോട് ബന്ധപ്പെടേണ്ടി വരും. ഗുണവുമായിട്ടുള്ള ബന്ധം അത് സംഭവിക്കുന്നു. അതാണ് ഗുണത്തിന്റെ ശക്തി. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പ്രത്യേകം പറയുന്നത്. ഗുണത്തിന് അത്രയും സ്വാധീനമുണ്ട്. ജ്ഞാനം പോലും ഗുണത്തിന്റെ കാര്യമാണ്. സത്വ സഞ്ജായതേ ജ്ഞാനം നമ്മൾ പഠിച്ചല്ലോ. അപ്പൊ ജ്ഞാനമാണ് മോക്ഷത്തിന് കാരണമെന്ന് ഇവിടെ പറയുന്നു. അപ്പൊ മോക്ഷത്തിന് കാരണമായിരിക്കുന്ന ആ ജ്ഞാനം പോലും ഗുണകാര്യമാണെങ്കിൽ ജ്ഞാനിയും എന്ത് ചെയ്യുന്നു? ഗുണത്തെ ആശ്രയിക്കുന്നു. ഗുണാതീതനായിരിക്കുന്ന ജ്ഞാനി പോലും ഗുണത്തെ ആശ്രയിച്ചിട്ടാണ് ഗുണാതീതനായിരിക്കുന്നത്. അതാണ് ഗുണത്തിന്റെ ശക്തി. അത് ഒഴിവാക്കിയാൽ പിന്നെ നിർഗുണമായ ആ പുരുഷൻ മാത്രം. അപ്പൊ ശരീര ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നിടത്തോളം കാലം ഗുണത്തിന്റെ സ്വാധീനം ഏതെങ്കിലും തരും, അത് വിവേകരൂപത്തിലോ അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ രൂപത്തിലോ എല്ലാം ആ പുരുഷന് നിലനിൽക്കുന്നു. അതാണ് ഗുണത്തിന്റെ ശക്തി. അതാണ് ഇവിടെ പറയുന്നത്. തദസ്തി പൃഥിവ്യം വാ ദിവി ദേവേഷു വാ പുനഃ സത്വം പ്രകൃതിജൈർമുക്തം യഥേഭിസ്യാസ്ത്രിഭിർഗുണൈഃ. സർവസംസാരഃ ക്രിയാകാരക ഫലലക്ഷണഃ സത്വരജസ്തമോ ഗുണാത്മകോ അവിദ്യ പരികൽപ്പിതഃ സമൂലോ അനർത്ഥഉക്തഃ വൃക്ഷരൂപകൽപ്പനയാ ച ഊർധ്വമൂലം ഇത്യാദിന. സർവസംസാരഃ സമ്പൂർണ സംസാരവും ജനന മരണരൂപത്തിൽ ഒരു ജീവൻ അനുഭവപ്പെടുന്ന ഈ സമ്പൂർണമായ ഈ സംസാരവും ക്രിയാകാരക ഫലലക്ഷണം. അതിനെ പ്രധാനമായും മൂന്നായി തിരിക്കാം. ക്രിയ എന്ന് വെച്ചാൽ പ്രവൃത്തികൾ, കാരകങ്ങൾ, ആ പ്രവൃത്തിയെ നിർവഹിപ്പിക്കുന്ന കർത്താവ്, കർണം മുതലായവ, ഫലം, സുഖദുഃഖാദി ഫലങ്ങൾ, ഈ രൂപത്തിലുള്ളതാണ് സംസാരം. ഇത് മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇതെങ്ങനെ സത്വരജസ്തമോ ഗുണാത്മക? ഈ സംസാരം സത്വരജസ്തമോ ഗുണാത്മകമാണ്. അത് ആണ് ഇതുവരെ ചർച്ച ചെയ്തത്. അവിദ്യ പരികൽപ്പിത, അദ്വൈത മതമനുസരിച്ച് അവിദ്യയാൽ കൽപ്പിതമാണ്. സമൂലോ അനർത്ഥ, സകാരണത്തോടുകൂടി ഇത് അനർത്ഥമാണ്. സംസാരം, ഈ സംസാരത്തിന് കാരണമായിരുന്ന അവിദ്യ, അവിദ്യ ഉൾപ്പെടെ ഈ സംസാരം അനർത്ഥമാണ്. എന്നുവെച്ചാൽ അത് പുരുഷാർത്ഥത്തിന് ഉപകരിക്കുന്നതല്ല, പുരുഷാർത്ഥത്തിന് വിപരീതമാണ് അനർത്ഥം. പുരുഷാർത്ഥം, പരമപുരുഷാർത്ഥമായ മോക്ഷത്തിന് അത് ഉപകരിക്കുന്നതല്ല. അതുകൊണ്ട് അതിന് അനർത്ഥമെന്ന് പറഞ്ഞു. അനർത്ഥയുക്ത വൃക്ഷരൂപകൽപ്പനയാച്ച ഊർധ്വമൂലം ഇത്യാദിന. പതിനഞ്ചാം അധ്യായത്തിൽ ഊർധ്വമൂല അധശാഖം എന്ന് പറഞ്ഞ് സംസാര വൃക്ഷത്തെയാണ് അവിടെ വർണ്ണിച്ചത്. എന്തിനു വേണ്ടിയത് വർണ്ണിച്ചു? ഇത് മോക്ഷ ഉപയോഗിയല്ല, എന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞു. തംച അസംഗശാസ്ത്രേണ ദൃഢേന ചിത്വ തദപദം തത് പരിമാർഗിതമീതി ചൗക്തം. ആ സംസാര വൃക്ഷത്തെ അസംഗശാസ്ത്രം കൊണ്ട് ഛേദിക്കണമെന്ന് അവിടെ പറഞ്ഞു. അതിനപ്പുറം ആ പരമപദത്തെ അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് പറഞ്ഞു. ഇതെന്നാ അവിടെ പറഞ്ഞു കഴിഞ്ഞു. തത്ര സർവസ്യ ത്രിഗുണാത്മകത്വാദ് സംസാര കാരണ നിവൃത്തി അനുഭവത്വ പ്രാപ്തായാം യഥാർത്ഥ നിവൃത്തി സ്യാത്തഥാവക്തവ്യം. സർവശ്ച ഗീതാശാസ്ത്രാർത്ഥ ഉപസംഹർത്തവ്യ ഏതാവാനേവച്ച സർവവേദസ്മൃത്യർത്ഥ പുരുഷാർത്ഥം ഇച്ഛദ്ധിരനുഷ്ഠേയ ഇത്യേവം അർത്ഥം ച ബ്രാഹ്മണ ക്ഷത്രിയ വിശാം ഇത്യാദി ആരഭ്യതേ. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രന്മാരെ കുറിച്ചാണ്. ഈ പറയാൻ പോകുന്നത് ഇതുവരെ പറഞ്ഞതിന്റെ എന്താണ് പരമമായ താല്പര്യം ആണ് എന്നാണ് ഭാഷകാരൻ പറയുന്നത്. ഇതുവരെ ഗീതയിൽ ഉപദേശിച്ചതിന്റെ എല്ലാം ഉപസംഹാര രൂപത്തിൽ ഈ പറയുന്നത് അത്രയും പ്രാധാന്യമുള്ളതാണ് എന്നാണ്. തത്രജ സർവസ്യ ത്രിഗുണാത്മകത്വ തൊട്ട് മുമ്പിലത്തെ ശ്ലോകത്തിൽ പറഞ്ഞു സർവവും ത്രിഗുണാത്മകമാണ്. സംസാരകാരണ നിവൃത്തി അനുഭവത്തോ സംസാരകാരണത്തിന് നിവൃത്തി ഉണ്ടാകത്തില്ല എന്ന് വരാം, അതിപ്രാപ്തമായ അങ്ങനെ ശങ്കിക്കാം. സർവവും ത്രിഗുണാത്മകമാണെങ്കിൽ എല്ലാം ഈ ഗുണങ്ങളുടെ പിടിയിലാണെങ്കിൽ എങ്ങനെ ഈ സംസാരം നിവർത്തിക്കും? ജ്ഞാനം പോലും ത്രിഗുണകാര്യമാണെങ്കിൽ എങ്ങനെ ത്രിഗുണാതീതനാകാൻ പറ്റും പുരുഷൻ? എങ്ങനെ ഈ സംസാരത്തിൽ നിന്ന് മുക്തനാകാൻ പറ്റും എന്നെല്ലാം ശങ്ക ഉണ്ടാകാം. യഥാർത്ഥ നിവൃത്തി സ്യത്തഥാവക്തവ്യം. അപ്പൊ അതിന് പരിഹാരം പറയണം. എങ്ങനെയാണ് ഈ സംസാരത്തിൽ നിന്ന് മോചിക്കേണ്ടത്? അതിനുവേണ്ടി സർവസ്ഥ ഗീതാശാസ്ത്രാർത്ഥ ഉപസംഹർത്തവ്യ. ഗീതാശാസ്ത്രത്തിന്റെ താല്പര്യത്തെ ഇവിടെ ചുരുക്കി പറയണം അവസാനം. ഏതാവാനേവച്ച സർവവേദസ്മൃത്യർത്ഥ പുരുഷാർത്ഥം ഇച്ഛദ്ധി അനുഷ്ഠേയ. ഇനി പറയാൻ പോകുന്ന കാര്യം ഇവിടെ ഭാഷകാരൻ പറയുന്നത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രന്മാരെ കുറിച്ച് പറയുന്ന ഈ കാര്യങ്ങളാണ് പുരുഷാർത്ഥത്തെ ആഗ്രഹിക്കുന്നവൻ അനുഷ്ഠിക്കേണ്ടത് എന്നാണ്. മറ്റ് പല കാര്യങ്ങളും ഇവിടെ പറഞ്ഞെങ്കിലും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര രൂപത്തിൽ മനുഷ്യനെ വിഭജിച്ചിട്ട് അവരുടെ കർമ്മങ്ങളെ കുറിച്ച് പറയുന്നു. ഇതാണ് അനിഷ്ഠേയമായിരിക്കുന്നത്. എന്തുകൊണ്ട്? സർവവേദങ്ങളുടെയും സ്മൃതികളുടെയും താല്പര്യം ഇതാണ്. ഏതാവാൻ ഏവച്ച സർവവേദ സ്മൃത്യർത്ഥ. ഏതവാൻ ഏവാന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. എന്ത്? സർവവേദ സ്മൃതികളുടെയും താല്പര്യം ഇത് മാത്രമേ ഉള്ളൂ. എന്തിനു വേണ്ടി? പുരുഷാർത്ഥം ഇച്ഛദ്ധി അനുഷ്ഠേയ. പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ ആഗ്രഹിക്കുന്നവന് അനുഷ്ഠിക്കേണ്ടതായിട്ട് എന്താണ് ഈ ബ്രാഹ്മണ ക്ഷത്രി വൈശ്യശൂദ്ര ഈ ഭേദത്തിലുള്ള കർമ്മങ്ങളാണ് അനുഷ്ഠിക്കേണ്ടത്. ഇത്യേവം അർത്ഥം ഈ കാര്യത്തെ ബ്രാഹ്മണ ക്ഷത്രി വിശാം ഇത്യാദിർ ആരഭ്യതേ. ഈ കാര്യത്തെ പറയുന്നതിന് വേണ്ടി ബ്രാഹ്മണ ക്ഷത്രി വിശാം എന്ന് പറയുന്ന ഈ ശ്ലോകത്തെ ആരംഭിക്കുകയാണ്. ഇതുവരെ ഗീതയിൽ പലതരത്തിലുള്ള ഉപദേശങ്ങളെല്ലാം പറഞ്ഞെങ്കിലും ഇനി പറയുന്ന ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. എന്തുകൊണ്ട്? പുരുഷാർത്ഥത്തെ അതായത് മോക്ഷത്തെ ആഗ്രഹിക്കുന്നവർ അനുഷ്ഠിക്കേണ്ട ഇതാണ് ഈ ചതുർവിധ ഭേദത്തോടുകൂടിയ കർമ്മങ്ങളെയാണ് അനുഷ്ഠിക്കേണ്ടത് മനുഷ്യർ. അതുകൊണ്ടാണ് പുരുഷാർത്ഥം ശ്രദ്ധിക്കേണ്ടത്, മോക്ഷം ശ്രദ്ധിക്കേണ്ടത്. അത് ആഗ്രഹിക്കുന്നവർ അതനുഷ്ഠിക്കണം. അതിനത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. എന്നിട്ടത് വ്യാഖ്യാനിക്കുന്നു. ബ്രാഹ്മണ ക്ഷത്രിയ വിശാം ശൂദ്രാണാം ച പരന്തപ കർമാണി പ്രവിഭക്താനി സ്വഭാവ പ്രഭവൈർ ഗുണൈഹി. ഭാഷ്യം ബ്രാഹ്മണേതി ബ്രാഹ്മണാശ്ച ക്ഷത്രിയാശ്ച വിശശ്ച ബ്രാഹ്മണക്ഷത്രിവിശഃ തേഷാം ബ്രാഹ്മണക്ഷത്രിവിശാം ശൂദ്രാണാം ച ശൂദ്രാണാം ആ സമാസകരണം ഏകജാതിത്വേ സതി വേദേ അനധികാരാത്. ബ്രാഹ്മണ ക്ഷത്രിയ വിശാം അതിന് വ്യാഖ്യാനിച്ചാണ് ബ്രാഹ്മണാശ്ച ബ്രാഹ്മണർ ക്ഷത്രിയാശ്ച ക്ഷത്രിയർ വിശഹ വൈശ്യന്മാർ അതാണ് ബ്രാഹ്മണ ക്ഷത്രിയ വിശ തേഷാം അതാണ് ബ്രാഹ്മണ ക്ഷത്രിയ വിശാം. അതിന്റെ സമാസത്തെ അവിടെ കാണിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ ശൂദ്രാണാം ച എന്ന് പറഞ്ഞു. ഇത് ചാതുർവർണ്ണയമാണ്. ചാതുർവർണ്ണയത്തെ കുറിച്ച് പറയുമ്പോൾ ബ്രാഹ്മണക്ഷത്രിയവിഡ്ശൂദ്രാണാം എന്ന് ഒരുമിച്ച് പറയേണ്ടായിരുന്നു. അങ്ങനെ പറയാതെ ബ്രാഹ്മണക്ഷത്രിയവിശാം എന്ന് പറഞ്ഞിട്ട് ശൂദ്രാണാം എന്ന് പ്രത്യേകം പറഞ്ഞു. അതായത് അതിനെ ശൂദ്രപദത്തിന് മറ്റു മൂന്ന് പദങ്ങളോടും കൂടി ചേർത്ത് സമാസിച്ചില്ല, സമാസം ചെയ്യാതെ മാറ്റി പറഞ്ഞു ശൂദ്രാണാം എന്ന് പ്രത്യേകം പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു ശൂദ്രാണാം അസമാസകരണം. ശൂദ്രന്മാരെ മറ്റവരുടെ കൂട്ടത്തിൽ ചേർത്ത് പറയാത്തത് എന്താണ്? ഏകജാതിത്വ സതി വേദേ അനധികാര. ശൂദ്രൻ ഏകജാതിയാണ്. മാത്രമല്ല എന്താണ്? വേദേ അനധികാര, ശൂദ്രന് വേദത്തിൽ അധികാരമില്ല. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നാണ് ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കിട്ടിയ ഒരവസരം ശൂദ്രന് ഒരു പാര വയ്ക്കാമെന്ന് വിചാരിച്ചാണ്. അല്ലാതെ ഗീതയിൽ ഇതൊന്നും പറയുന്നില്ല. ഗീതയിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല ശൂദ്രന് വേദത്തിൽ അധികാരമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഗീതയിൽ ഒരിടത്തും ചർച്ച ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു ശൂദ്രാണാം അസമാസകരണം ഏകജാതിത്വ സതി വേദേ അനധികാര. വേദത്തിൽ ശൂദ്രന് അധികാരമില്ല എന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ പറയുന്നത്. ഗീതാകാരൻ പറയാത്ത പലതും ഭാഷ്യകാരൻ പറയുന്നുണ്ട്, വേണ്ടാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പലതവണയും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇതാണ്. ഇതിവിടെ പറയേണ്ട യാതൊരു ആവശ്യമില്ല. ശൂദ്രാണാം എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം പറഞ്ഞത് എന്താണ്? ആ ഛന്ദസ്സിനനുസരിച്ച് പറഞ്ഞാണ് ഇവിടെ ശ്ലോകം. ബ്രാഹ്മണക്ഷത്രിയ വിട്ട് ശൂദ്രാണാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഛന്ദസ് ശരിയാവത്തില്ല. അപ്പം അവിടെ വൃത്തഭംഗം വരാതിരിക്കണമെങ്കിൽ അത് മാറ്റി പറഞ്ഞ് പരന്തവ എന്നുള്ള സംഭവത്തിനോട് ചേർത്ത് കഴിഞ്ഞാലേ പറ്റൂ. അതാണ് വാസ്തവത്തിലുള്ളത്. പക്ഷെ അതിനെ അറിഞ്ഞില്ല എന്ന് നടിച്ചിട്ട് സർവശാസ്ത്ര വിശാരദനായിരിക്കുന്ന ശങ്കരാചാര്യൻ എന്ത് ചെയ്തിരിക്കുന്നു? ഇവിടെ മനഃപൂർവ്വം ശൂദ്രന് വേദത്തിൽ അധികാരമില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുകയാണ്. ഇത് പറയുമ്പോഴാണ് എന്റെ നേരെ അതിന് അല്ല, അങ്ങനെ പറയുന്നവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അവർ പറയുന്നത് എന്താണ്? അവർ പറയുന്നത് വേദയെ അനധികാര, വേദത്തിൽ അധികാരമില്ലെന്ന് പറഞ്ഞത് ഇത് ശങ്കരാചാര്യ എഴുതിയല്ല എന്നാണ്. എന്നുവെച്ചാൽ ഞാൻ എഴുതിയിട്ട് വായിക്കുന്നു എന്നാണ്. എന്തായാലും ഞാൻ എഴുതിയല്ല, കാരണം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിലും ഉണ്ടത്. പിന്നെ എന്തായാലും ഇത് സാധാരണക്കാരന് എഴുതാൻ ഒക്കത്തില്ല. ശങ്കരാചാര്യ പറഞ്ഞിരിക്കുന്നു വേദത്തിൽ അധികാരമില്ലെന്ന്. അപ്പൊ എന്തായാലും ശൂദ്രൻ എഴുതാൻ ഒക്കത്തില്ല. വേദത്തിൽ അധികാരമില്ലാത്ത ശൂദ്രൻ എങ്ങനെയാണ് ഇത് എഴുതുന്നത്? അപ്പൊ എന്തായാലും ഇത് എഴുതിയത് ഒരു ശങ്കരാചാര്യ തന്നെയായിരിക്കും. ശങ്കരാചാര്യൽ കുറഞ്ഞ ഒരാൾക്ക് ഇത് എഴുതാൻ സാധ്യമല്ല. കാരണം ഇതില്ലാത്ത ഒരു ഗീതാഭാഷ ഇന്നൊരാരും കണ്ടിട്ടില്ല, എന്റെ അറിവിൽ കണ്ടിട്ടില്ല. ഭാരതത്തിൽ എവിടെയെല്ലാം ഗീതാഭാഷ്യം പ്രചരിച്ചിട്ടുണ്ടോ എത്രയോ കാലങ്ങളായി, ഏകദേശം ആയിരത്തോളം വർഷമായി എല്ലാ ഗീതാഭാഷ്യങ്ങളും ഇതുണ്ട്. ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതിയ എല്ലാ ആൾക്കാർ ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് തന്നെ പ്രാചീനമായ വ്യാഖ്യാനങ്ങൾ 10-20 വ്യാഖ്യാനങ്ങളുണ്ട്. എല്ലാ വ്യാഖ്യാനങ്ങളിലും ഈ പാഠം ഇങ്ങനെ തന്നെയാണ്, ഒരു മാറ്റമില്ല. അപ്പോ ഒരു ശങ്കരാചാര്യർക്കല്ലാതെ അത് ഏത് ശങ്കരാചാര്യനെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ആദിശങ്കരനാണോ അഭിനവ ശങ്കരനാണോ അന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ ഒരു ശങ്കരാചാര്യർക്ക് അല്ലാതെ ഇതിങ്ങനെ എഴുതി വയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനെ വേറെ ആരെങ്കിലും ഇത് എഴുതുകയാണെങ്കിൽ ഇത് എഴുതിയ ഒരു ഗീതയും എഴുതാത്ത ഗീതയും കണ്ടനെ. കാരണം ഭാരതത്തിന്റെ നാല് ഭാഗത്ത് മഠങ്ങൾ സ്ഥാപിച്ച് അവിടെയെല്ലാം ഇത് പ്രചരിപ്പിച്ച് ഇത് അനേകം പ്രതികൾ അക്കാലത്ത് തന്നെ എഴുതി പ്രചരിപ്പിച്ച ഗീതയിൽ ഇങ്ങനെ ഒരു കാര്യം വേറെ ആരെങ്കിലും പിൽക്കാലത്ത് എഴുതി വെച്ചാണെങ്കിൽ അത് എഴുതാത്ത ഒരു ഗീത ഇന്ന് കിട്ടിയത്. ഇത് എഴുതാത്ത ഒരു ഗീത ഇന്ന് ഒരിടത്തുമില്ല. അതുകൊണ്ടിത് മറ്റാരെങ്കിലും എഴുതിയെന്ന് വിശ്വസിക്കുന്നതിന് യാതൊരു തെളിവും ഇന്നുവരെയും കിട്ടിയിട്ടില്ല. മറിച്ച് ശങ്കരാചാര്യരാണ് ഇത് എഴുതിയെന്നുള്ളതിന് ധാരാളം തെളിവുമുണ്ട്. കാരണം ഇതെല്ലാ ഗീതാഭാഷയിലും ഇത് വരുന്നുണ്ട്. ഇതിവിടെ പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമോട്ടില്ലതാണ്. ഗീതയിൽ പ്രത്യേകിച്ചും പറഞ്ഞിട്ട് അവിടെ അത് സമർത്ഥിക്കുന്നതിന് വേണ്ടി ഒരു കാര്യം കൂടെ പറയുന്നു. ഏകജാതിത്വസതി വേദേ അനധികാര. വേദത്തിൽ ശൂദ്രന് അധികാരമില്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് അതിനെന്ന് പറഞ്ഞ ഏകജാതിത്വം എന്ന് പറഞ്ഞു. അത് അതിനും അപകടം പിടിച്ച കാര്യമാണ്. അത് ഇവിടെ പറയേണ്ട യാതൊരു ആവശ്യവും. ശൂദ്രൻ ഏകജാതിയാണെന്ന് പറഞ്ഞിരിക്കുന്നു. വേദം ശങ്കരാചാര്യരെ കുറിച്ച് നമ്മൾ ധരിച്ചിരിക്കുന്നത് അദ്ദേഹം സർവജ്ഞനെന്നാണ്. സർവജ്ഞനായിരിക്കുന്ന ശങ്കരാചാര്യര് വേദം പഠിച്ചതിന് ശേഷം ശൂദ്രൻ ഏകജാതിയാണ്, അവന് വേദത്തിന്റെ അധികാരമില്ല എന്ന് പറയുന്നത് വായിക്കുമ്പോൾ അത് നമുക്ക് മറ്റേതെങ്കിലും തരത്തിൽ വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്താൻ ഒക്കത്തില്ല. ഏകജാതിത്വം എന്ന് പറയാതിരുന്നെങ്കിൽ അങ്ങനെ ശരിയാക്കാമായിരുന്നു. ശൂദ്രന് വേദത്തിൽ അധികാരമില്ല. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അജ്ഞനാണ്, അല്ലെങ്കിൽ സദാചാരമില്ലാത്തവനാണ്, ശുചിത്വമില്ലാത്തവനാണ്. അവന് വേദത്തിൽ അധികാരമില്ലെന്ന് വെച്ചാൽ അവന് വേദം പഠിപ്പിക്കണ്ട. ഒന്നുകിൽ അവനെ വേദം പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവന് മനസ്സിലാകത്തില്ല, അല്ലെങ്കിൽ വേദം പഠിച്ചു കഴിഞ്ഞാൽ അവൻ വേദത്തെ ചീത്തയാക്കും. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പക്ഷേ ഏകജാതിത്വം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അതിന്റെ ഉദ്ദേശം അതൊന്നുമില്ല. ഈ ഏകജാതിത്വം എന്ന് പറയുന്നത് മനുസ്മൃതി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ശൂദ്രന് ഏകജാതിയാണ്. പിന്നെ ഏകജാതിത്വത്തെക്കുറിച്ച് പ്രധാനമായും പറയുന്നത് ശങ്കരാചാര്യർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗൗതമ സ്മൃതിയാണ്. ശങ്കരാചാര്യർ പ്രധാനമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന രണ്ട് സ്മൃതികളാണ്. അതിലൊന്ന് മനുസ്മൃതി, രണ്ടാമത്തത് ഗൗതമ സ്മൃതി. ഈ രണ്ട് സ്മൃതികളിലും പറയുന്ന കാര്യമാണ് ഏകജാതിത്വം എന്ന് പറയുന്നത്. ഏകജാതിത്വം എന്ന് പറയുന്നത് എന്താണ്? ദ്വിജാതിയും ഏകജാതിയും. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ജന്മനാ ജായതേ ശൂദ്ര, കർമ്മണാ ജായതേ ദ്വിജ എന്ന് പറയും. അതിന്റെ താല്പര്യം എന്താണ്? വർണ്ണധർമ്മങ്ങളെക്കുറിച്ച് പറയുമ്പോൾ രണ്ടു തരത്തിലുള്ള ധർമ്മങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് സാങ്കേതിക ധർമ്മങ്ങൾ, മറ്റൊന്ന് സാധാരണ ധർമ്മം. അത് മനുസ്മൃതിയും മഹാഭാരതത്തിലും മറ്റ് സ്മൃതികളിലും എല്ലാം പറയുമ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. അപ്പൊ സാങ്കേതിക ധർമ്മങ്ങളെന്ന് പറയുന്നത് മനുസ്മൃതിയിലും മറ്റും ഈ വർണ്ണങ്ങൾക്ക് വേണ്ടി പ്രത്യേകം വിധിച്ചിട്ടുള്ള ധർമ്മങ്ങളാണ്. ബ്രാഹ്മണെന്ന് പറയും യജനം, വ്യാജനം, അധ്യയനം, അധ്യാപനം, ദാനം, പ്രതിഗ്രഹം എന്നെല്ലാം പറയുന്ന സാങ്കേതിക ധർമ്മങ്ങളാണ്. അത് സ്മൃതികളിൽ പ്രത്യേകം വിധിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് വൈശ്യന്, ക്ഷത്രിയന് യുദ്ധം, വൈശ്യന് കൃഷി ഗോരക്ഷ, ശൂദ്രന് പാദസേവ, ഇതെല്ലാം ഈ സ്മൃതികളിൽ വിധിച്ചിട്ടുള്ള സാങ്കേതിക ധർമ്മങ്ങൾ. സാമാന്യധർമ്മം പറയുന്നുണ്ട് എല്ലാവർക്കും. എന്താണ്? സത്യം പോലെയുള്ള കാര്യങ്ങൾ. സത്യം അതായത് ശൂദ്രന്റെ ധർമ്മം, ശൂദ്രന്റെ ധർമ്മങ്ങൾ പറയുന്നിടത്തും പറയും. സാമാന്യധർമ്മങ്ങളാണ് സത്യം വേണം, കോപിക്കാൻ പാടില്ല. ഇത് സാമാന്യധർമ്മങ്ങൾ. ഇങ്ങനെ പറയുന്നിടത്ത് ജന്മനാ ജായതേ ശൂദ്ര, എല്ലാവരും ജനിക്കുന്നത് ജന്മം കൊണ്ട് ശൂദ്രനായിട്ടാണ്. പക്ഷേ കർമ്മണ ജായതേ ദ്വിജ, കർമ്മം കൊണ്ട് ദ്വിജനാകുന്നു. ദ്വിജൻ എന്ന് പറയുമ്പോൾ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ മൂന്ന് പേരാണ് ദ്വിജന്മാരെന്ന് പറയുമ്പോൾ. കർമ്മം കൊണ്ടാകുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ പറയുന്നത്? സാങ്കേതിക കർമ്മങ്ങൾ കൊണ്ടേ ദ്വിജനാകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഉപനയനം തൊട്ട് വേദാധ്യയനം തുടങ്ങിയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ദ്വിജനാകുന്നത്. അല്ല, നമ്മൾ സാധാരണ പറഞ്ഞേക്കുന്ന പോലെ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടൊന്നും ആകത്തില്ല. അത് സാമാന്യധർമ്മങ്ങളാണ്. സാമാന്യധർമ്മം ശൂദ്രനുമുണ്ട്. പക്ഷെ അതുകൊണ്ട് ശൂദ്രൻ നമ്മൾ പറയുന്നുണ്ടോ? സദ്ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശൂദ്രൻ ബ്രാഹ്മണനാകുന്നു. അതൊന്നും നമ്മുടെ സ്മൃതികളെ അംഗീകരിച്ചിട്ടുള്ള കാര്യമില്ല. വിവരമില്ലാതെ പറയുന്നതാണ്. സ്മൃതികളിൽ പറയുന്നത് എന്താണോ, കർമ്മണ ജായതേ ദ്വിജഹ എന്നാണ്. ദ്വിജനാകണമെങ്കിൽ സാങ്കേതിക കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. സാങ്കേതിക കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ഉപനയനം പോലെയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അങ്ങനെ അനുഷ്ഠിച്ചു കഴിഞ്ഞാലേ ദ്വിജനാകത്തുള്ളൂ. അങ്ങനെ ദ്വിജൻ എന്ന് പറഞ്ഞാൽ ദ്വിജാതി എന്നർത്ഥം, രണ്ട് ജാതി. ദ്വിജനാണ് ദ്വിജാതി എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ദ്വിജാതി എന്ന് എന്തുകൊണ്ട് പറയുന്നത്? രണ്ട് ജന്മം. ഒന്ന് മാതാവിന്റെ ഗർഭത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു ജന്മം. ആ ജന്മത്തിൽ എല്ലാവരും ശൂദ്രന്മാരാണ്. അതുകഴിഞ്ഞ് ഈ സാങ്കേതിക കർമ്മങ്ങൾ, ഉപനയനം പോലെയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ രണ്ടാമത്തെ ജന്മം. അങ്ങനെയാണ് ദ്വിജന്മം വരുന്നത്. അതാണ് ദ്വിജാതി. പക്ഷേ ഇവിടെ ശൂദ്രനെ കുറിച്ച് പറയുന്നത് എന്താണ്? ഏകജാതിയാണ്. എന്തുകൊണ്ട്? ശൂദ്രന് അത്തരം കർമ്മങ്ങൾക്ക് അധികാരമില്ല. എന്നുവെച്ചാൽ വേദത്തിൽ ശൂദ്രന് അധികാരമില്ല. അതുകൊണ്ട് കർമ്മം കൊണ്ടൊരിക്കലും ശൂദ്രന് ദ്വിജാതിയാകാൻ പറ്റത്തില്ല, രണ്ട് ജന്മം കിട്ടത്തില്ല. കാരണം അവനതിന് അധികാരമില്ല. അതാണ് ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ പറയുന്നത് എന്താണ്? ഏകജാതിത്വസതി വേദേ അനധികാര. ശൂദ്രൻ എപ്പോഴും ഏകജാതി തന്നെ ആയിരിക്കും. നമ്മൾ ധാരാളം വ്യാഖ്യാനിച്ച് കേൾക്കുന്നതാണ് എന്താണ്? കർമ്മണ ജായതേ ദ്വിജഹ. അതുകൊണ്ട് ശൂദ്രനും ദ്വിജനാകാം. ശങ്കരാചാര്യരോ മനുവോ അല്ലെങ്കിൽ ഗൗതമനോ പോലെയുള്ളവരാരും അത് അംഗീകരിച്ചിട്ടുള്ള കാര്യമില്ല. അവർ പറയുന്നത് ശൂദ്രനൊന്നും ഏകജാതിയായിരിക്കാൻ പറ്റും, ദ്വിജാതിയാകാൻ പറ്റത്തില്ല. ദ്വിജാതിയാകണമെങ്കിൽ എന്ത് വേണം? ഉപനയനം ചെയ്യണം. ഉപനയനം ചെയ്താലേ വേദാധ്യയനം ചെയ്യാൻ പറ്റും. അങ്ങനെയായാലേ സാങ്കേതികമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പറ്റും. അതാണ് കർമ്മണ ജായതേ ദ്വിജഹ, കർമ്മം കൊണ്ട് ദ്വിജനാകും എന്ന് പറയുന്ന അതാണ്. അല്ലെങ്കിൽ ഏകജാതി തന്നെ ആയിരിക്കും. അപ്പൊ ശൂദ്രൻ ഏകജാതി ആയതുകൊണ്ട് വേദത്തിൽ അവനധികാരമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ്വിജനെന്ന് ജനിച്ചു കഴിഞ്ഞാൽ അവന് ഉപനയനം ചെയ്യാൻ പാടില്ല, വേദം പഠിക്കാൻ പാടില്ല, ഏകജാതിയായിരിക്കും. അവന് എങ്ങനെ വേദത്തിൽ അധികാരം വരും? അവന് ഒരിക്കലും ശൂദ്രന് ബ്രാഹ്മണനാകാൻ പറ്റത്തില്ല. ഇവിടെ അംഗീകരിച്ചിരിക്കുന്നത് ജന്മനാനുള്ള ജാതിയാണ്, അല്ലാതെ ഗുണകർമ്മങ്ങൾ കൊണ്ട് ഉള്ള. ഇനി ഗുണകർമ്മങ്ങളെ കൊണ്ടൊരാൾക്ക് ശ്രേഷ്ഠത ഉണ്ടായാലും ശരി, അവൻ ബ്രാഹ്മണനാകത്തില്ല. അവന് വേണമെങ്കിൽ ശ്രേഷ്ഠനെന്ന് പറയാം, വേണ്ടിയൊന്ന് അവനെ ജ്ഞാനി എന്ന് പറയാം, എന്നാലും അവനെ ബ്രാഹ്മണൻ എന്ന് അംഗീകരിക്കത്തില്ല സ്മൃതികളിലോ അല്ലെങ്കിൽ ശങ്കരാചാര്യ പോലെയുള്ള ഗൗതമനോ മനുവോ ശങ്കരാചാര്യരോ ആരും അംഗീകരിക്കത്തില്ല. അതിനുവേണ്ടി അത് ഇവിടെ മാത്രമല്ല പറയുന്നത്, അപശൂദ്രാധികരണത്തിൽ ഇത് തന്നെ പറയുന്നു. അപശൂദ്രാധികരണത്തിലും ഇതേ കാര്യം ശങ്കരാചാര്യർ പറയുന്നുണ്ടെന്നാണോ? ഏകജാതിത്വ, ശൂദ്രൻ ഏകജാതിയാണ്, അതുകൊണ്ട് ശൂദ്രന് വേദത്തിൽ അധികാരമില്ല എന്ന് വെച്ചാൽ ഉപനയനം ചെയ്യാനും വേദം അധ്യയനം ചെയ്യുന്നതിനും അവന് അവകാശമില്ല എന്ന് പറയുന്നു. ഇത് ഗൗതമനും പറയുന്നു, ഗൗതമ സ്മൃതിയെന്നും പറയുന്നു. ഇപ്പോട്ടെ, ശൂദ്രൻ വേദം അധ്യയനം ചെയ്യണ്ട, പഠിക്കണ്ട, ശൂദ്രനെ എങ്ങനെ മാറ്റി നിർത്താം? പക്ഷേ ഗൗതമൻ പറയുന്നത് അതല്ല. ശൂദ്രൻ അബദ്ധത്തിന് വേദപാഠശാലയുടെ അടുത്തൂടെ എങ്ങാനും പോയി ആ വേദത്തിന്റെ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ, കാരണം ഈ വേദം ചൊല്ലുന്ന വളരെ ഉച്ചത്തിലാണ്, അപ്പോൾ വളരെ ഉച്ചത്തിൽ ചെല്ലുമ്പോൾ ഇവൻ ആ ഭാഗത്തൊന്നും പോകാൻ പാടില്ല, അതിന്റെ അടുത്തൊന്നും. കഷ്ടകാലത്തിലെങ്ങാനും അവിടെ പോയി അതിന്റെ അടുത്തെങ്ങാനും ചെന്നു കഴിഞ്ഞാൽ, അത് കേട്ടുകഴിഞ്ഞാൽ എന്നറിഞ്ഞു കഴിഞ്ഞാൽ, രാജാവ് ചെയ്യേണ്ട ചോദ്യം എന്താണോ? ഇത് അവന്റെ ചെവിക്കകത്ത് ഈയവും അരക്കും കൂടി ഉരുക്കി ഒഴിക്കണം. ഈയം ഉരുക്കി ഒഴിച്ചാൽ മതിയായിരുന്നു, എന്തിനാണ് അരക്കൂടെ ഉരുക്കി ഒഴിക്കുന്നതെന്ന് എനിക്കിതുവരെ പിടികിട്ടിയിട്ടില്ല. ചെവിക്കകത്ത് ഈയെ ഉരുക്കി ഒഴിച്ചാൽ തന്നെ ധാരാളം മതി. എന്തായാലും അരക്കൂടി ചേർക്കാൻ പറഞ്ഞിരിക്കുന്നു. കുറച്ചുകൂടി ഒരു മൃദുത്വം കിട്ടാൻ വേണ്ടിയായിരിക്കും. അതെനിക്ക് പിടികിട്ടാത്ത ഒരു കാര്യമാണ്. ഇതാ പറഞ്ഞിരിക്കുന്നത്. ഇതിന് നമ്മൾ ധരിക്കുന്ന പോലെ വേറെ അർത്ഥമൊന്നുമില്ല. കാരണം ഗൗതമ സ്മൃതി നിങ്ങൾ ആദ്യം വായിച്ചു നോക്കണം. അങ്ങനെ ഒരു സ്വഭാവം ആർക്കും ഇല്ലല്ലോ. വേണ്ടി വന്ന ഇതൊക്കെ വ്യാഖ്യാനിക്കും, പക്ഷെ വായിക്കത്തില്ല. ഗൗതമ സ്മൃതിയിലെ 12-ാം അധ്യായത്തിലോ 12-ാം അധ്യായത്തിലോ അവിടെ ദണ്ഡപ്രകരണം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതിന് മുമ്പുള്ള 10 അധ്യായങ്ങളിലും ആരാണ് ബ്രാഹ്മണൻ, ആരാണ് ക്ഷത്രിയൻ, ആരാണ് വൈശ്യൻ, ആരാണ് ശൂദ്രൻ എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരുടെ ധർമ്മങ്ങളെല്ലാം പറഞ്ഞിട്ട് വ്യക്തമായിട്ടും അത് ജന്മം കൊണ്ടാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ക്ഷത്രിയൻ ശിക്ഷ വിധിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. ആ പറയുന്ന ഭാഗത്താണ് ഈ ഈയത്തിന്റെ പ്രയോഗം പറഞ്ഞിരിക്കുന്നത്. പല ശൂദ്രന് പല ശിക്ഷകളും വിധിച്ചതിന്റെ കൂട്ടത്തിലാണ് ഇത് പറയുന്നത്. അപ്പൊ അവിടെ എന്താണ് ഈയം ഒരുക്കി ഒഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് അറിവില്ലാത്തത് കൊണ്ട് അവന് ഇത് പറയരുത്, അല്ലെങ്കിൽ അവന് വൃത്തിയില്ലാത്തതുകൊണ്ട് അവന്റെ അടുത്ത് പറയരുത്, ഇങ്ങനെയൊന്നും വ്യാഖ്യാനിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല. അതൊക്കെ പരമമണ്ടത്തരമാണ്. കാരണം ഇത് ശിക്ഷാപ്രകടനത്തെ ദണ്ഡപ്രകടനത്തെക്കുറിച്ച് പറയുന്നിടത്ത് വ്യക്തമായി പറയുകയാണ്. ഇവിടെ ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ജന്മം കൊണ്ട് ഉള്ള ശൂദ്രനാണ്. അവൻ വേദം കേട്ടുകഴിഞ്ഞാൽ അവന്റെ ചെവിയിൽ പ്രയോഗിക്കേണ്ട കാര്യം ഇതാണ്. അത് മാത്രമല്ല, ശരി അത് ഗൗതമൻ പറഞ്ഞു പോട്ടെ, ഗൗതമന് വിവരമില്ലാതെ പറഞ്ഞു, പക്ഷെ ശങ്കരാചാര്യർ അവശൂദ്രാധികരണത്തിൽ ഇത് പറഞ്ഞിട്ടാണ് ശൂദ്രന് വേദം പഠിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അവശൂദ്രാധികരണത്തിൽ ആകെ 5 സൂത്രമേയുള്ളൂ. അത് 5-ാമത്തെ സൂത്രം വ്യാഖ്യാനിക്കുന്നിടത്ത് ഭാഷ്യത്തിൽ ശങ്കരാചാര്യ ഇതാ പറഞ്ഞിരിക്കുന്നു. ശരി, എന്നാൽ ഇത്രയും പറഞ്ഞു പോട്ടെ. അവിടെ ഗൗതമൻ വീണ്ടും പറഞ്ഞിരിക്കുന്ന എന്താണ്, ഇനി ശൂദ്രൻ ഇത് ചിലപ്പോൾ നമ്മൾ പാട്ടൊക്കെ കേൾക്കുമ്പോൾ പാടാൻ നമുക്ക് ശേഷിയില്ലെങ്കിൽ നമ്മൾ മൂളിപ്പാട്ട് പാടുമല്ലോ. അതുപോലെ ഈ ശൂദ്രൻ വേദപാഠശാലയുടെ അടുത്തുകൂടി പോയപ്പോൾ ഇത് കേട്ടു. കേട്ട് കഴിഞ്ഞപ്പോൾ ആ അബദ്ധത്തിൽ അവന് നിന്ന് മൂളിപ്പോയി. അങ്ങനെ മൂളിപ്പോയാൽ അവന്റെ നാക്ക് മുറിച്ചു കളയണം. പിന്നെ അവൻ ആ നാക്ക് കൊണ്ട് വേറെ ഒന്നും മൂളരുത്. ഇതാണ് അടുത്ത ഗൗതമം പറഞ്ഞിരിക്കുന്നത്. ഇനി ഏതെങ്കിലും ഒരു ശൂദ്രൻ അവിടെ ഒളിച്ചു നിന്നതെന്ന് പഠിച്ചെന്നിരിക്കട്ടെ. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിന് 2 പിളർന്ന് 2 ഭാഗത്തേക്ക് മാറ്റിയിടണം. പിന്നെ അവൻ ആ ശരീരം കൊണ്ട് വേദപാഠശാലയ്ക്ക് അടുത്തു പോകരുത്. അടുത്തു പോയാലല്ലേ ഉള്ളൂ ഈ ശല്യം. എന്തായാലും ഇവന്റെ അടുത്തു പോയി ആരും ചൊല്ലത്തില്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശങ്കരാചാര്യർ അതുപോലെ തന്നെ അവിടെ സ്വീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം അവിടെ പറയുന്നുമുണ്ട്. ഇതൊക്കെ ചെയ്യുന്നൊരു മനുഷ്യനാണ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അയാൾ ചെയ്യുന്ന അയാളുടെ കുറ്റം എന്ന് പറയുന്നത് എന്താണ്, അയാൾ അറിയാതെ വഴിതെറ്റി അതുവഴി എങ്ങാണ്ട് പോയി. വേദപാഠശാലയ്ക്ക് അടുത്തുകൂടി പോയവന്റെ ശിക്ഷയാണ്. അപ്പോൾ ഇത് ഒന്ന് പഠിക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ശൂദ്രന്റെ അവസ്ഥ? അവനെ ഭസ്മമാക്കി ഇവർ കുടിച്ചു കളയും. ഇതാണ് ഈ സ്മൃതികൾ എഴുതി വച്ചിരിക്കുന്നത്. ഇതിനെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് എഴുതി വെച്ച ശങ്കരാചാര്യർ അവിടെ അത് പറയില്ല എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? അതിനെന്താ യുക്തിയുള്ളത്? ഇത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുമ്പോൾ ഇത് പറയാതിരുന്നു കഴിഞ്ഞാൽ ഞാനിത് പറയുന്നത് എന്താണ്? നിങ്ങളിതിനെ വേറെ രീതി വ്യാഖ്യാനിക്കാതിരിക്കാനാണ്. അല്ലെങ്കിൽ ഞാനിത് പറഞ്ഞിട്ട് പോകും, നിങ്ങളിതിനെയൊക്കെ വ്യാഖ്യാനിച്ചിട്ട് ശങ്കരാചാര്യർ പറഞ്ഞ് ശരിയാണെന്ന് പറയും. അതിന്റെ കുറ്റം എനിക്കും വരും. അറിയണം ചോദിച്ചാൽ പറയും അവിടെ വന്നിരുന്ന് ഒരു സ്വാമി വന്നിരുന്ന് പറഞ്ഞെന്നാണ്. അപ്പോൾ ഈ പറയുന്നത് യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ്. അപശൂദ്രാധികരണത്തിലാകെ 5 സൂത്രങ്ങളാണുള്ളത്. ഈ 5 സൂത്രത്തിൽ ഒരു സൂത്രത്തിലും ശൂദ്രൻ എന്ന് പറയുന്ന ശബ്ദമേ ഇല്ല. വേദമെന്ന് പറയുന്ന ശബ്ദവുമില്ല. ഈ 5 സൂത്രങ്ങളും വ്യാഖ്യാനിച്ചിട്ട് ശങ്കരാചാര്യർ സമർത്ഥിച്ചിരിക്കുന്ന എന്താണ്? ശൂദ്രൻ വേദത്തിന് അധികാരിയല്ല എന്നാണ്. ഈ സൂത്രങ്ങളിൽ ശൂദ്രശബ്ദവുമില്ല, വേദശബ്ദവുമില്ല. എന്നിട്ടും അവിടെ വ്യാഖ്യാനിച്ച് സമർത്ഥിച്ചിരിക്കുകയാണ്. എന്താണ്? ശൂദ്രൻ വേദത്തിന് അധികാരിയല്ല. ആ സൂത്രങ്ങളെ വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാം. കാരണം ഏത് സൂത്രത്തെ എങ്ങനെയും വ്യാഖ്യാനിക്കാം, അതാണ് സൂത്രങ്ങളുടെ ഒരു സ്വഭാവം. ആർക്കും വ്യാഖ്യാനിക്കാം. അതുകൊണ്ടാണല്ലോ ഈ സൂത്രങ്ങളെല്ലാം രാമാനുജനും മാധ്വനും ശങ്കരാചാര്യനും എല്ലാം പല രീതിയിൽ വ്യാഖ്യാനിച്ചത്, ഈ സൂത്രങ്ങൾ എന്ന് വിചാരിച്ച്. അപശൂദ്രാധികരണത്തിലെ സൂത്രത്തിൽ സൂത്രത്തെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. പക്ഷെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി ശങ്കരാചാര്യർ സ്വീകരിച്ചിരിക്കുന്ന ആ സ്മൃതികൾ യാതൊരു തരത്തിലും സ്വീകരിക്കത്തക്കതല്ല. അതുമാത്രമല്ല, അങ്ങനെ ഇത് വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി ശങ്കരാചാര്യർ ഉപനിഷത്തുക്കളെല്ലാം ദുർവ്യാഖ്യാനം ചെയ്തു. അറിഞ്ഞുകൊണ്ട് തന്നെ ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുകയാണ്. അതിന് ആദ്യത്തെ സൂത്രം തന്നെ വശൂദ്രാധികരണത്തിൽ ആദ്യത്തെ സൂത്രം, ശുക് അസ്യ തദനാദര ശ്രവണാ തത് അഭിദ്രവണ സൂചിദേഹി എന്ന് പറയുന്ന ആദ്യത്തെ സൂത്രം. ആ സൂത്രം തന്നെ അറിഞ്ഞുകൊണ്ട് ഒരാൾ ഇത്തരം ഒരു കാര്യത്തെ ശൂദ്രന് വേദത്തിൽ അധികാരമില്ലാതെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്യുക. സംസ്കൃത ഭാഷ അറിയാമെന്നുള്ള ആർക്കത് വായിച്ചാലും മനസ്സിലാവും. അവിടെ എങ്ങനെയാണ് ദുർവ്യാഖ്യാനം ചെയ്തതെന്ന് കൂടെ പറയാം. എന്തായാലും ഇത് പറഞ്ഞ സ്ഥിതിക്ക് അത് പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. കാരണം ഇല്ലെങ്കിൽ ആൾക്കാർ പറയും ഞാനിതൊക്കെ മനഃപൂർവ്വം പറയണം, ശങ്കരാചാര്യനും ഞാനും തമ്മിൽ പൂർവ്വജന്മത്തിനെന്തോ വിരോധം ഉണ്ടായിരുന്നു, അങ്ങനെ പറയണമെന്ന് പറയാം. അതുകൊണ്ട് നിങ്ങളത് അറിഞ്ഞിരിക്കണം. കാരണം അവിടെ ജ്ഞാനശ്രുതി ഉപാഖ്യാനം, ജ്ഞാനശ്രുതി ചാന്ദോഗ്യ ഉപനിഷത്തിൽ വരുന്ന, ചാന്ദോഗ്യ ഉപനിഷത്തിൽ നാലാം അധ്യായമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ വരുന്ന ജ്ഞാനശ്രുതി ഉപാഖ്യാനത്തെയാണ് അവിടെ ദുർവ്യാഖ്യാനം ചെയ്തത്. ജ്ഞാനശ്രുതി എന്ന് പറയുന്ന രാജാവ് തന്റെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവൽ രാത്രി കിടക്കുമ്പോൾ ആകാശത്തുകൂടി അരയന്നങ്ങൾ പറന്നുപോയി. കഥ നിങ്ങൾ കേട്ടിരിക്കും, എന്നാലും ഒരിക്കൽ കൂടെ പറയുകയാണ്. ആരയന്നങ്ങൾ, ജ്ഞാനശ്രുതി എന്ന് പറയുന്ന രാജാവ് അന്നദാനവും മറ്റും കൊണ്ട് സത്കർമ്മങ്ങളും ചെയ്ത് ധർമ്മങ്ങളൊക്കെ ചെയ്ത് വളരെ കീർത്തി സമ്പാദിച്ച ആളായിരുന്നു, ക്ഷത്രിയനാണ് എന്നാണ് ശങ്കരാചാര്യർ പറയുന്നത്. അവിടെ പറയുന്നത് ശൂദ്രനാണെന്നാണ്. ഈ രാജാവിന്റെ സൽകീർത്തി, ശൂദ്രനായ ഈ രാജാവിന്റെ സൽകീർത്തി സ്വർഗലോകം വരെ വ്യാപിച്ചിരുന്നു. ഇത് കൊണ്ട് ഈ സത്കർമ്മങ്ങളൊക്കെ ചെയ്ത് ഒരാൾ പുണ്യത്തെ സമ്പാദിച്ചു കഴിഞ്ഞാൽ അവരെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ദേവന്മാരോ, അവിടെ ശങ്കരാചാര്യ പറയുന്നു അല്ലെങ്കിൽ ഋഷിമാരോ, അവിടെ ഹംസങ്ങളുടെ രൂപത്തിൽ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന് മുകളിൽ പ്രത്യക്ഷപ്പെട്ടു. അവരിങ്ങനെ പറന്നു പോകുമ്പോൾ ഇദ്ദേഹം കൊട്ടാരത്തിന് മുകളിലിരിക്കുകയാണ്, രാത്രിയാണ്, കിടക്കുകയോ ഉറങ്ങുകയോ എന്തോ ചെയ്യുകയാണ്. അപ്പോൾ മുകളിൽ കൂടി ഹംസങ്ങൾ പറന്നു പോവുകയാണ്. പറന്നു പോകുമ്പോൾ ഒരു ഹംസം വേറൊരു ഹംസത്തിനോട് പറഞ്ഞു, ഇനി നീ മുമ്പോട്ട് പോകരുത്, ആ ജ്ഞാനശ്രീയുടെ ആ തേജസ് ആകാശത്തെ വ്യാപിച്ചു അങ്ങ് സ്വർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അത്രയും തേജസ് ഉള്ളവനാണ് എന്ന് വെച്ചാൽ അത്രയും സത്കർമ്മങ്ങൾ ചെയ്ത് പുണ്യത്തെ ആർജിച്ച് കീർത്തി കേട്ടവനാണ്, നീ ആ തേജസ്സിനെ സ്പർശിച്ചാൽ നീ ഭസ്മമായി പോകും എന്ന് ഒരു ഹംസം വേറൊരു ഹംസത്തിനോട് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആചാര്യസ്വാമികൾ പറയുന്നത് അത് ഋഷിമാരാണെന്നാണ്. മറ്റേ ഹംസം പറഞ്ഞു, അത് പറയേണ്ടതില്ല, കാരണം നീ പറഞ്ഞത് ജ്ഞാനശ്രുതിക്കല്ല, ആ വണ്ടിക്കാരൻ രൈത്വൻ ഉണ്ട്, ആ രൈത്വന് യോജിച്ച കാര്യങ്ങളാണ് നീ പറഞ്ഞത്, ഇത് രൈത്വന് വേണ്ടി പറയേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ഈ ആകാശത്തോളം വ്യാപിച്ച കീർത്തി അല്ലെങ്കിൽ സ്വർഗലോകത്തോളം വ്യാപിച്ച കീർത്തി ജ്ഞാനശ്രുതിയേക്കാൾ കൂടുതലുള്ളത് രൈത്വനാണ്. ഇയാള് രാജാവാണ്, പക്ഷെ ഈ രാജാവിനേക്കാൾ വലിയ കീർത്തി രൈത്വനുണ്ട് എന്ന് പറഞ്ഞു. ഇത് ജ്ഞാനശ്രുതി കേട്ടു. അപ്പൊ ഉറങ്ങിയിരിക്കാൻ വഴിയില്ല, ഉണർന്നിരിക്കണം. എന്താണ്? തന്നെക്കാളും കീർത്തിയുള്ള ഒരാള് ഉണ്ട്. അപ്പൊ താൻ ഇത്രയും സത്കർമ്മങ്ങൾ ചെയ്ത് പുണ്യങ്ങളെല്ലാം ആർജിച്ചെങ്കിലും ഇവിടെ തന്നെ തന്നെക്കാൾ കീർത്തിയുള്ള ഒരാളുണ്ട് എന്ന് ജ്ഞാനശ്രുതിക്ക് മനസ്സിലായി. മനസ്സിലായി ജ്ഞാനശ്രുതി പിറ്റേ ദിവസം തന്നെ തന്റെ മന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇവിടെ ഇവിടെ ഒരു വണ്ടിക്കാരനായ രൈക്വൻ ഉണ്ട്, എന്നുവെച്ചാൽ ഒരു കാളവണ്ടിയുടെ അടിയിലാണ് ഇയാളുടെ താമസം, അതുകൊണ്ടാണ് അയാൾക്ക് വണ്ടിക്കാരൻ രൈക്വൻ എന്ന പേര് വന്നത്. നീ പോയി ഇയാളെ കണ്ടുപിടിച്ചു കൊണ്ടുവരണം. ഇയാൾ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ കീർത്തിമാനായതെന്ന് എനിക്കറിയണം. ഇയാളുടെ യശസ് എങ്ങനെയാണ് സ്വർഗത്തോളം വ്യാപിച്ചത്? ഉടൻ തന്നെ ക്ഷത്താവ് പല സ്ഥലങ്ങളും അന്വേഷിച്ച് നടന്നു. അവസാനം ഒരു കാളവണ്ടിയുടെ അടിയിൽ ഒരാൾ ചൊറിയും കുത്തിയിരിക്കുന്നു എന്നാണ് വംശത്തിൽ തന്നെ പറയുന്നത്. അയാളെ ചെന്ന് കണ്ട് ചോദിച്ചു, നീയാണോ രൈക്വൻ? പറഞ്ഞാ, ഞാൻ തന്നെയാണ് രൈക്വൻ. അയാളെ ക്ഷണിച്ചിരിക്കണം, പക്ഷെ അയാൾ വന്നില്ല. എന്തായാലും പോയി രാജാവിനോട് പറഞ്ഞു. രാജാവ് എന്ത് ചെയ്തു? എന്നാൽ ഇയാൾ എന്തുകൊണ്ടാണ്? രാജാവ് അറിവുള്ള ആളാണ്, ഗുണവാനാണ്, യോഗ്യനാണ്, പുണ്യവാനാണ്. അപ്പോൾ രാജാവിന് മനസ്സിലായി ഇയാളുടെ കയ്യിൽ എന്തോ വിദ്യയുണ്ട്. ഈ വിദ്യ കൊണ്ടാണ് ഇയാൾക്ക് ഇത്രയും വലിയ യശസ്സുണ്ടായത്, തേജസ് ഉണ്ടായത്. അതുകൊണ്ട് അത് കൈവശപ്പെടുത്തണം. അതുകൊണ്ട് ഇയാളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി 600 പശുക്കളും രഥവും സ്വർണമാലയും എല്ലാമായിട്ട് പോയി. അയാളെ പോയി കണ്ട് ഇതെല്ലാം മുമ്പിൽ വച്ച് നമസ്കരിച്ച് പറഞ്ഞു, അങ്ങയുടെ കയ്യിലിരിക്കുന്ന വിദ്യ എന്താണ്, അതൊന്ന് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ രൈഗ്വൻ പറഞ്ഞു, രേ ശൂദ്ര എന്ന് വിളിച്ചു, എടോ ശൂദ്ര, നിന്റെ ഈ കുതിരയും സ്വർണവും എല്ലാം നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, നീ പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിട്ടോണം, വിദ്യയുമില്ല യാതൊന്നുമില്ല എന്ന് പറഞ്ഞു. ഉടനെ അജാതശത്രു തിരിച്ചു വന്നു. ഇതാണ് സന്ദർഭം. അവിടെ എടോ ശൂദ്ര, നിനക്ക് വിദ്യയില്ല, നിനക്ക് ഞാൻ നിന്റെ സമ്പത്തെല്ലാം നിന്റെ കയ്യിലിരിക്കട്ടെ എന്ന് രൈക്വൻ അജാതശത്രുവിനോട് പറഞ്ഞ ഈ ഭാഗം. അവിടെ ഈ ശൂദ്ര എന്ന് വിളിച്ചത് ഇതിനാണ് ആചാര്യസ്വാമികൾ ദുർവ്യാഖ്യാനം ചെയ്തത്. ശൂദ്രന് വേദത്തിൽ അധികാരമില്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട്. തുടർന്ന് വരുന്ന കാര്യങ്ങളും ഈ വ്യാഖ്യാനമായിട്ട് ബന്ധമില്ല. തുടർന്ന് എന്താണ് സംഭവിക്കുന്നത്? ജ്ഞാനശ്രുതി തിരിച്ചുപോയി ആലോചിച്ചു, ഇയാളിൽ നിന്ന് എങ്ങനെ ഈ വിദ്യ കൈവശപ്പെടുത്തണം. ആ വിദ്യയുടെ പേര് സമ്പർഗവിദ്യ എന്നാണ് ചാന്ദോഗ്യോപനിഷത്തിൽ. അത് കഴിഞ്ഞ് ആ വിദ്യയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ഉപാസനാ രീതിയാണ്. അതിനുവേണ്ടി പോയിട്ട് എന്ത് ചെയ്തു? തിരിച്ചു വന്നപ്പോൾ തന്റെ കന്യകയായ മകളെ കൊണ്ടുവന്നു. 1000, നേരത്തെ 600 കുതിര കൊണ്ടുവന്നു, ഇപ്പോൾ 1000 കുതിരയെ കൊണ്ടുവന്നു. ഓവറ് കഴുതയാണെന്നും പറയുന്നുണ്ട്. രഥം, ഗ്രാമം, ഇതെല്ലാം കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന് മുമ്പിൽ വച്ചു. അദ്ദേഹം സന്തുഷ്ടനായി ഉപദേശിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്തോ ആയിക്കൊള്ളട്ടെ, അത് വേറൊരു ചർച്ചയ്ക്കുള്ള വിഷയമാണ്. ഇവിടെ നമ്മളത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ഈ ശൂദ്ര എന്നുള്ള വിളി, രൈക്വൻ എന്ന് പറയുന്ന ആ ഋഷി ജ്ഞാനശ്രുതിയെ ശൂദ്ര എന്ന് വിളിച്ചത് അവൻ ശൂദ്രനായതുകൊണ്ടല്ല, അവൻ ക്ഷത്രിയൻ തന്നെയെന്നാണ് ശങ്കരാചാര്യർ പറയുന്നത്. ക്ഷത്രിയനെ എന്തുകൊണ്ടങ്ങനെ പറയുന്നു? കാരണം അത് കഴിഞ്ഞ് രൈക്വൻ ജ്ഞാനശ്രുതിക്ക് ഉപദേശിച്ചിരിക്കുന്നു. ശൂദ്രനായിരുന്നെങ്കിൽ ഉപദേശിക്കത്തില്ലായിരുന്നു. അതാണ് ശങ്കരാചാര്യർ പറയുന്നത്. ശൂദ്രനാണെങ്കിൽ ഉപദേശിക്കത്തില്ല. അവനെ ശൂദ്ര എന്ന് വിളിച്ചതോ? ശൂദ്ര എന്ന് വിളിച്ചത് അതാണ്, ശുഖസ്യ, അവന് ദുഃഖമുണ്ടായതുകൊണ്ട് എന്നാണ്. അതായത് രൈക്വനെ ശങ്കരാചാര്യർ വ്യാഖ്യാനിക്കുന്ന രൈക്വനെ ഹംസങ്ങൾ പുകഴ്ത്തി പറയുന്നത് കേട്ടപ്പോൾ ജ്ഞാനശ്രുതിക്ക് ദുഃഖമുണ്ടായി. ആ ദുഃഖത്തോടുകൂടി രൈക്വനെ സമീപിച്ചു. അപ്പോൾ പരോക്ഷജ്ഞാനിയായ, അതായത് നേരിട്ട് കാണാത്ത കാര്യങ്ങളും അറിയാൻ കഴിവുള്ള രൈക്വൻ ഇദ്ദേഹത്തിന്റെ ദുഃഖത്തെ മനസ്സിലാക്കി. അപ്പോൾ ദുഃഖമുള്ളത് കൊണ്ട് ശൂദ്രൻ എന്നാണ് വ്യാഖ്യാനിക്കുന്നത്. എന്ന് വ്യാഖ്യാനിച്ചിട്ട് ശൂദ്രനായ ആ ജ്ഞാനശ്രുതിയെ ക്ഷത്രിയനാക്കി. കാരണം ജ്ഞാനശ്രുതിക്ക് രൈക്വൻ പിന്നീട് ഉപദേശിക്കുന്നുണ്ട്. പിന്നീട് ഉപദേശിക്കുന്നത് കൊണ്ട് ശൂദ്രനാണെങ്കിൽ ഉപദേശിക്കത്തില്ല. അപ്പൊ അവൻ ക്ഷത്രിയൻ തന്നെ ആയിരിക്കണമെന്നാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഉപനിഷത്തിൽ ഈ കാര്യം പറയുമ്പോൾ ഹംസങ്ങൾ പറയുന്നത് ജ്ഞാനശ്രുതി കേട്ടു എന്ന് പറയുന്നു. പക്ഷെ അത് കേട്ടിട്ട് ജ്ഞാനശ്രുതിക്ക് ദുഃഖമുണ്ടായെന്ന് അവിടെ പറയുന്നില്ല. കാരണം ജ്ഞാനശ്രുതിയെക്കുറിച്ച് അവിടെ പറയുന്നത് എന്താണ്? പുണ്യവാനാണ്, ഗുണവാനാണ് എന്നെല്ലാം പറയുന്നു. അപ്പോൾ പുണ്യവാനും ഗുണവാനുമായ ഒരാള് മറ്റൊരാളുടെ ഉയർച്ചയെക്കുറിച്ച് കേൾക്കുമ്പോൾ ദുഃഖിക്കേണ്ട യാതൊരു കാര്യമില്ല. കാരണം അത് അസൂയുള്ളവർക്കാണ് മറ്റുള്ളവരുടെ ഉയർച്ചയെക്കുറിച്ച് കേൾക്കുമ്പോൾ ദുഃഖമുണ്ടാകുന്നത്. അസൂയുള്ളവർക്കതുണ്ടാകും. പക്ഷെ ജ്ഞാനശ്രുതിയെക്കുറിച്ച് അങ്ങനെയുള്ള പറയുന്നത് ജ്ഞാനശ്രുതിയുടെ തേജസ് സ്വർഗം വരെ വ്യാപിച്ചു എന്നാണ്. അങ്ങനെ ഉത്തമനായ ഒരു മനുഷ്യൻ വേറൊരാളുടെ ഉയർച്ചയെ കണ്ടിട്ട് എങ്ങനെ ദുഃഖിക്കും? ദുഃഖിക്കത്തില്ല. അപ്പൊ ജ്ഞാനശ്രുതി ഒരിക്കലും അവിടെ പോയത് ദുഃഖത്തോടുകൂടിയല്ല. അങ്ങനെ ശ്രുതി പറയുന്നില്ല. പറഞ്ഞെങ്കിൽ ശരി, പറയാത്ത കാര്യം അവിടെ ശങ്കരാചാര്യർ വ്യാഖ്യാനിച്ചെടുത്തു. ശൂദ്ര ശബ്ദത്തിൽ ദുഃഖിക്കുന്നവൻ എന്നുള്ള ഒരർത്ഥം കൊടുത്തു. അതാണ് ദുർവ്യാഖ്യാനം എന്ന് പറഞ്ഞത്. ഈ ശൂദ്രനെ വേദത്തിലെ അധികാരത്തെ നിഷേധിക്കാൻ വേണ്ടി ഇല്ലാത്ത ഒരർത്ഥത്തെ അവിടെ വ്യാഖ്യാനിച്ചെടുത്തു. അതുകൊണ്ട് ദുർവ്യാഖ്യാനമാണ്. അത് മാത്രമല്ല, ശാസ്ത്രമര്യാദയും അവിടെ ലംഘിച്ചിട്ടുണ്ട്. വേദം വ്യാഖ്യാനിക്കേണ്ട മര്യാദകളെല്ലാം അവിടെ ലംഘിച്ചു ശങ്കരാചാര്യർ. കാരണം ശൂദ്രശബ്ദം എന്ന് പറയുന്നത് ഈ വേദത്തിൽ ബ്രാഹ്മണ ശബ്ദം, ശൂദ്രശബ്ദം എല്ലാം പല ഭാഗങ്ങളിലും, മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും തന്നെ രൂഢാർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. രൂഢാർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന ശബ്ദത്തിന് വ്യുത്പത്തി അർത്ഥത്തെ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് പൂർവ്വമീമാംസകരുടെ ഒരു നിയമമാണ്. അത് പൂർവ്വമീമാംസയിൽ സമർത്ഥിച്ചിട്ടുള്ളതാണ്. ശങ്കരാചാര്യർക്ക് അതറിയാൻ വയ്യാത്തതല്ല. അറിഞ്ഞുകൊണ്ട് തന്നെ രൂഢാർത്ഥമുള്ള ശൂദ്രശബ്ദത്തിന് വ്യുത്പത്തി അർത്ഥം പറഞ്ഞു. അത് മനഃപൂർവ്വം ചെയ്തതാണ്. ശൂദ്രന്റെ വേദത്തിൽ അധികാരമില്ല എന്നുള്ളതിന് അതിനുദാഹരണം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശൂദ്രന് വേദാധ്യയനം പാടില്ല എന്ന് വേദത്തിൽ പറഞ്ഞിട്ടില്ല. മറിച്ച് ശൂദ്രന് വേദാധ്യയനം ആകാമെന്ന് വേദത്തിൽ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. ശുക്ലയജുർവേദത്തിൽ അഥേമാം വാചം കല്യാണിയും എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായൊരു മന്ത്രമുണ്ട്. ആ മന്ത്രത്തിൽ പറയുന്നത് എന്താണ്? ശൂദ്രായ ആര്യായ, ശൂദ്രനും ആര്യനും വേദത്തെ ഉപദേശിക്കണം എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ശൂദ്ര ശബ്ദം കൊണ്ട് തന്നെ പറയുന്നുണ്ട്. ശൂദ്രനും ആര്യനും വേദത്തെ ഉപദേശിക്കണമെന്ന് പറഞ്ഞത് എന്തുകൊണ്ട് ശങ്കരാചാര്യർ കണ്ടില്ല? സർവജ്ഞനായിരിക്കുന്ന ശങ്കരാചാര്യർ അങ്ങനെ കണ്ടില്ല എന്ന് നടിച്ചെന്തുകൊണ്ട് ഇത് സമർത്ഥിക്കണമെങ്കിൽ അങ്ങനെ ആയാലേ പറ്റൂ? അത് വേദത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. അത് മാത്രമല്ല, വേദം അധ്യയനം ചെയ്യുന്നതിന് മാത്രമല്ല, വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് ശൂദ്രന് അധികാരമുണ്ടെന്നുള്ളതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു ഉദാഹരണം പറയാം. വർഷാസു രഥകാരോ അഗ്നിയിൻ ആദിത, ഒരു വേദവാക്യമാണ്. അതായത് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ ഇവർക്കെല്ലാം ഏതേത് സമയത്ത് ഏതേത് കാലങ്ങളിൽ അഗ്നിയാധാനം തുടങ്ങിയ വൈദിക കർമ്മങ്ങൾ ചെയ്യണം എന്നുള്ളിടത്ത് ഒരു സ്ഥലത്ത് പറയാണ് വർഷാസു, വർഷകാലത്ത് രഥകാരൻ എന്ന് പറയുന്ന ശൂദ്രനാണ് അഗ്നിയാധാനം ചെയ്യണം. വർഷാസു വേദമെടുത്ത് മറിച്ചു നോക്കണമെന്ന് ഞാൻ ശങ്കരാചാര്യ തോപ്പിക്കാൻ പറഞ്ഞെന്നും പറയരുത്. അവസാനം വർഷാസു രഥകാരോ അഗ്നിയിൻ അതീത, വർഷകാലത്ത് രഥകാരൻ അഗ്നി ആധാനം ചെയ്യണം എന്നുവെച്ചാൽ അത് വൈദിക കർമ്മം ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ഇതിനെക്കുറിച്ച് പൂർവ്വമീമാംസയിൽ തന്നെ ചർച്ച ചെയ്തു. ഈ രഥകാരൻ എന്ന് പറയുന്ന ആരാണ്? രഥം കരോതീതി രഥകാര, രഥത്തെ ചെയ്യുന്നവൻ രഥകാരനെന്ന് വ്യുത്പത്തി അർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ രഥകാരൻ എന്ന് പറയുന്നതുകൊണ്ട് ക്ഷത്രിയനെ എടുക്കാം. കാരണം രഥം ആർക്കും ഉണ്ടാക്കാം, ക്ഷത്രിയനും ഉണ്ടാക്കാം എന്ന് പൂർവപക്ഷം വന്നപ്പോൾ അവിടെ പൂർവമീമാംസയുടെ ആചാര്യൻ ജൈമിനി തുടങ്ങിയ ആചാര്യന്മാർ, കുമാരലഭട്ടൻ തുടങ്ങിയ ആചാര്യന്മാരെല്ലാം പറഞ്ഞു ഇവിടെ രഥ കരോതീതി രഥകാരൻ എന്നുള്ള അർത്ഥം എടുക്കാൻ പാടില്ല. കാരണം ഇവിടെ രഥകാരൻ എന്ന് വെച്ചാൽ എന്താണ്, അവിടെ രൂഢാർത്ഥത്തെ തന്നെ എടുക്കണം. കാരണം അതൊരു ജാതിയെ കുറിക്കുന്ന ശബ്ദമാണ്, അവിടെ വ്യുത്പത്തി എടുക്കാൻ പാടില്ല. അത് പ്രസിദ്ധമായ ശബ്ദമാണ്. രൂഢാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്, ലോകത്തിൽ പ്രസിദ്ധമായിരിക്കുന്ന അർത്ഥം. അന്ന് സമൂഹത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു ജാതിയാണ് രഥകാരൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ജാതിയെ തന്നെ എടുക്കുക. ആ ജാതി എന്താണ്, ശൂദ്രനാണ്. അതുകൊണ്ട് അവിടെ രഥകാരൻ എന്ന് പറയുന്നത് ശൂദ്രൻ തന്നെയാണ്. അപ്പൊ ശൂദ്രന് അഗ്നിയാധാനം ചെയ്യാമെന്ന് പൂർവ്വമീമാംസയിൽ സമർത്ഥിച്ചിട്ടുള്ളതാണ്. അപ്പൊ അവിടെ പിന്നെ പല ചോദ്യങ്ങളും വരും. അങ്ങനെയാണെങ്കിൽ പിന്നെ പൂർവ്വമീമാംസയിൽ അപശൂദ്രാധികരണമുണ്ട്, അവിടെയും പറയുന്നുണ്ട് വേദം ശുദ്ധന് പാടില്ല എന്ന്. പക്ഷെ ഇവിടെ പറയുന്നു എന്താണ്, രഥകാരൻ അഗ്നിയാധാനം ചെയ്യാൻ പറയുന്നു. അപ്പൊ ഇതിൽ പരസ്പര വിരോധം വരുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ പല സമാനം പറയുന്നു. ഒന്നെന്താണ്, ആ ശൂദ്രന് വിധിച്ചിട്ടുള്ള ഭാഗത്തേക്ക് വേദാധ്യയനമാകാം എന്നുവെച്ചാൽ പൂർണ്ണമായും അവിടെ നിഷേധിക്കുന്നില്ല. ആ ശൂദ്രന് വേണ്ടി പറഞ്ഞിട്ടുള്ള ആ കർമ്മത്തിലേക്ക് വേണ്ടിയുള്ള വേദജ്ഞാനമാകാം എന്നവിടെ അല്ലാതെ അഗ്നിയാധാനം ചെയ്യാനൊക്കത്തില്ല. മറ്റാരെങ്കിലും പറഞ്ഞു കൊടുത്ത് ചെയ്താലും ശരി, അവിടെ ശൂദ്രൻ വേദം ഉച്ചരിച്ചേ പറ്റും. അതുകൊണ്ട് അവിടെ എന്താണ്, രഥകാര ശബ്ദത്തിന് വ്യുത്പത്തി അർത്ഥത്തെ എടുക്കാതെ രൂഢ ശബ്ദത്തെ എടുക്കും. അതിനവിടെ മീമാംസകർ പറയുന്ന ന്യായം എന്താണോ, യോഗാദ് രൂഢിർ ബലീയസി, യോഗാർത്ഥത്തെക്കാളും രൂഢാർത്ഥത്തിനാണ് ബലം. ഒരു സ്ഥലത്ത് അങ്ങനെ രൂഢാർത്ഥത്തെ എടുക്കേണ്ട സമയത്ത് പ്രസിദ്ധമായ അർത്ഥത്തിനാണ് ബലം കൊടുക്കേണ്ടത്. അതുകൊണ്ട് രഥകാരൻ എന്ന് പറയുന്നതിന് എന്താണ്, അവിടെ ശൂദ്രൻ എന്നുള്ള അർത്ഥം തന്നെ എടുക്കണം. അപ്പൊ ശൂദ്രന് വേദം ഉച്ചരിക്കാം, യാഗവും ചെയ്യാം. ഇത് വേദത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് അറിഞ്ഞു എന്തുകൊണ്ട് ശങ്കരാചാര്യർ ഇത് പറഞ്ഞില്ല? ശരി, ഇനി ഇവിടെ ഇത് എഴുതിയ ശങ്കരാചാര്യരല്ലെങ്കിൽ ഇവിടെ ശങ്കരാചാര്യർ പറയേണ്ടതാണല്ലോ എന്താണ്, ശൂദ്രന് വേദാധ്യയനമാകാം എന്ന് പറയാമല്ലോ. കാരണം വേദത്തിൽ അതുണ്ടല്ലോ, അതും പറഞ്ഞിട്ടില്ല. ഇനിയുണ്ട് ഉദാഹരണം എന്താണ്, നിഷാദസ്ഥപതി യാജയെ, വേറൊരു വാക്യമാണ് വേദത്തിലുള്ള, നിഷാദസ്ഥപതിയെ കൊണ്ട് യാഗം ചെയ്യിക്കണം. നിഷാദസ്ഥപതി എന്ന് പറയുന്നതും നിഷാദന്മാരുടെ രാജാവെന്നാണ് അതിന്റെ അർത്ഥം. അത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. നിഷാദസ്ഥപതി എന്ന് പറയുന്നത് ക്ഷത്രിയനാണോ നിഷാദന്മാരുടെ രാജാവ്? അപ്പോ നിഷാദന്മാരുടെ നിഷാദസ്ഥപതി എന്ന് പറയുന്നിടത്ത് ഇതൊക്കെ പൂർവ്വമീമാംസകർ പറയുന്നത്, ഞാൻ പറയുന്നതല്ല. അവരുടെ രണ്ടു തരത്തിൽ അവിടെ സമാസം വരാം. നിഷാദസ്യ സ്ഥപതി എന്ന് പറഞ്ഞാൽ ഷഷ്ടി തത്പുരുഷൻ, അങ്ങനെ വിഗ്രഹിച്ചു കഴിഞ്ഞാൽ നിഷാദന്മാരുടെ രാജാവെന്ന് അർത്ഥം വരും. നിഷാദന്മാരുടെ രാജാവെന്ന് പറയുമ്പോൾ അത് ക്ഷത്രിയനാകാം. അപ്പൊ നിഷാദസ്ഥപതിയെ കൊണ്ട് യജ്ഞം ചെയ്യിപ്പിക്കണമെന്ന് പറയുമ്പോൾ ക്ഷത്രിയനെ കൊണ്ട് യാഗം ചെയ്യിപ്പിക്കുക എന്ന് വരും. അപ്പൊ പൂർവ്വമീമാംസയുടെ ആചാര്യന്മാര്, അതായത് ജൈമിനിയെ പോലെയുള്ളവർ പറയുന്നു അങ്ങനെയല്ല അതിനർത്ഥം കൊടുക്കേണ്ടത്, നിഷാദശ്ച അസൌ സ്ഥപതിശ്ച എന്ന് കർമ്മധാരയെ സമാസം എടുക്കണം. എന്തുകൊണ്ട്? അത് രൂഢശബ്ദമാണ്. നിഷാദസ്ഥപതി എന്ന് പറയുന്നത് നിഷാദനായിരിക്കുന്ന രാജാവ് തന്നെ എടുക്കണം. കാരണം എല്ലാ വിഭാഗക്കാർക്കും രാജാക്കന്മാരുണ്ടായിരുന്നല്ലോ. അപ്പൊ നിഷാദനായിരിക്കുന്ന രാജാവിനെ കൊണ്ട് യാഗം ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അത് കർമ്മധാരയെ സമാസം എടുക്കുമ്പോൾ എന്തുവരും, അവിടെ രൂഢാർത്ഥം കിട്ടും. ഇത് പൂർവ്വമീമാംസകർ പറഞ്ഞാണ്. അതുകൊണ്ട് ശൂദ്രനായ നിഷാദസ്ഥപതിക്കും യാഗം ചെയ്യാം. യാഗം ചെയ്യണമെങ്കിൽ അവിടെ വേദമന്ത്രം ചൊല്ലിയാണേ പറ്റും. അപ്പൊ ശൂദ്രന് യാഗം ചെയ്യാമെന്ന് അവിടെയും പറയുന്നു. ഇനിയുണ്ട് എത്രയെത്രയോ ഉദാഹരണങ്ങളുണ്ട്. കവശൻ എന്ന് പറയുന്ന ഒരു ഋഷി, ഐഷിയെക്കുറിച്ച് വേദത്തിൽ പറയുന്ന എന്താണ്, അത് ഐതരേയ ബ്രാഹ്മണ്യത്തിലും കൌശീതിക ബ്രാഹ്മണത്തിലും രണ്ടിടത്തും പറയുന്നുണ്ട് ഈ കവശന്റെ കാര്യം. കവശനെ കുറിച്ച് പറയുന്നത് ദാസീപുത്രനാണ് എന്നുവെച്ചാൽ ശൂദ്രനാണ് എന്ന് പറയുന്നുണ്ട്. ആ കവശനെന്ന് പറയുന്ന ഋഷിയുടെ മന്ത്രം, അദ്ദേഹം മന്ത്രദിഷ്ടാവാണ്. ഋഗ്വേദത്തിലെ ഒന്നാം മണ്ഡലത്തിലും പത്താം മണ്ഡലത്തിലും ശൂദ്രന്മാരുടെ മന്ത്രങ്ങളുണ്ട്, ശൂദ്രന്മാരായ ഋഷിമാരുടെ മന്ത്രങ്ങളുണ്ട്. പ്രത്യേകം പറയുന്നുണ്ട് ദാസീപുത്രനാണെന്ന് പറഞ്ഞ് ആ മന്ത്രങ്ങൾ അവിടെ പറയുന്നുണ്ട്. അപ്പൊ അവർ മന്ത്രദൃഷ്ടാക്കളാണ്. കവശനും ബ്രാഹ്മണരായ വിശ്വാമിത്രൻ, വസിഷ്ഠൻ, ഭരദ്വാജൻ ഇങ്ങനെയുള്ള ഇങ്ങനെ പേരുകളുള്ള കുറെ ഋഷിമാർ, അവരെല്ലാം ബ്രാഹ്മണരാണ്. നമ്മുടെ പുരാണത്തിലെ വിശ്വാമിത്രനുണ്ട്. അവരെല്ലാം കൂടി ചേർന്നിരുന്ന് ഒരു യാഗം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ കവശൻ ദാസീപുത്രൻ അയാൾ എന്താണ് വേട്ടയാടുന്നവനെന്നും പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഈ കവശൻ അവരുടെ ഇടക്കേറി ചെന്നിരുന്നു മന്ത്രം ചൊല്ലാൻ വേണ്ടിയിട്ട്. ഇവർക്ക് ദേഷ്യം വന്നു. ചില ദാസീപുത്ര ശൂദ്രൻ വന്ന് നമ്മളെ ഇടക്കിയിരിക്കുന്നു. അവരീ കവശനെ അവിടുന്ന് പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് ഒരു മരുഭൂമി കൊണ്ടിട്ട്, രാജസ്ഥാനിലെ ഏതോ മരുഭൂമി കൊണ്ടിട്ട് ആര്യാവർത്തത്തിൽ നിന്ന് മാറ്റി ഇയാൾ അവിടെ കിടന്നുകൊണ്ട് എന്ത് ചെയ്തു, ദേവതകളെ സ്തുതിച്ച് അപോനപ്ത്രീയം എന്ന് പറഞ്ഞ് വേദത്തിൽ വരുന്ന മന്ത്രം ഈ കവശന്റെ മന്ത്രമാണ്. അപോനപ്ത്രീയം യാഗത്തിൽ ഉപയോഗിക്കുന്ന മന്ത്രമാണ്. ഈ മന്ത്രം ഉച്ചരിച്ചു കഴിഞ്ഞപ്പോൾ ദേവതകളെല്ലാം വന്നു. ഈ ഋഷിമാരെല്ലാം സരസ്വതി നദിയുടെ തീരത്തിരുന്നു കൊണ്ടാണ് യാഗം ചെയ്യാൻ ആരംഭിച്ചത്. അവിടെയാണ് കവശം കയറി ചെന്നത്. ഇയാൾ മരുഭൂമിയിൽ ചെന്ന് കിടന്ന് ഈ ദേവന്മാരെ ധ്യാനിച്ച് മന്ത്രദിഷ്ടാവായി അപോനപ്ത്രിയോ എന്ന് പറയുന്ന മന്ത്രത്തെ ചൊല്ലിയപ്പോ സരസ്വതി നദി ഋഷിമാരുടെ അടുത്ത് നിന്ന് മാറി മരുഭൂമിയിൽ ചെന്നു, സ്ഥാനം മാറി ഒഴുകി. സരസ്വതി കാണാത്തതുകൊണ്ട് ഇവരെല്ലാം പിറകെ ഓടി. ഋഷിമാർ ചെന്നപ്പോ എന്താണോ ഈ വേടന്റെ നാല് ചുറ്റും കിടന്ന് കറങ്ങുകയാണ് സരസ്വതി. ദേവന്മാരും എല്ലാം അവിടെയുണ്ട്. ഉടനെ അവർ പോയി ക്ഷമയെല്ലാം പറഞ്ഞു, കവശനെ തിരിച്ചു കൊണ്ടുവന്നു. പഴയ സ്ഥലത്ത് വന്നിരുന്ന് കവശന്റെ സഹായത്തോടുകൂടി കവശൻ ദർശിച്ച മന്ത്രങ്ങൾ അപോനപ്ത്രിയ മന്ത്രം ചൊല്ലി അവിടെ യാഗം പൂർത്തിയാക്കിയിരുന്നു. അപ്പോ ഇക്ഷ്വാകവൻ എന്ന് പറയുന്ന വേറെ ഋഷിയെ കുറിച്ച് വേദത്തിൽ പറയുന്നുണ്ട്. ഇക്ഷ്വാകവന് ശൂദ്രനായിരുന്നു, വേദമന്ത്രം ദർശിച്ചവനാണ്. ഇതെല്ലാം എന്താ വേദം പഠിച്ച ശങ്കരാചാര്യർക്ക് അറിയത്തില്ലേ? അതുമാത്രമല്ല, വേദത്തിലെ ശതപഥ ബ്രാഹ്മണത്തിൽ പ്രധാനമായി ചർച്ച ചെയ്യുന്ന ഒന്നാണ് വളരെ പ്രസിദ്ധമായൊരു യാഗം, ദർശപൂർണ മാസയോഗം. വളരെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വളരെ ബൃഹത്തായ രണ്ട് യാഗങ്ങൾ ചേർന്നാണ് ദർശപൂർണ മാസയാഗം എന്ന് പറയുന്നത്. ആ യാഗത്തിന്റെ പ്രകടനത്തിൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ ഇവരെല്ലാം പ്രത്യേകം ചൊല്ലേണ്ട മന്ത്രങ്ങൾ പറയുന്നുണ്ട്. ശൂദ്രൻ ഇന്ന മന്ത്രം ചൊല്ലണം എന്നവിടെ പറയുന്നു. അത് അവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, ശൂദ്രൻ ഇന്ന മന്ത്രം ചൊല്ലണോ. ഇത് എന്താ ശങ്കരാചാര്യർക്ക് അറിയില്ലായിരുന്നു. ഇതെല്ലാം അറിയാമെന്നിരിക്കെ ശങ്കരാചാര്യർ മാത്രമല്ല, ശങ്കരാചാര്യരെ പോലുള്ള പലരും വേദത്തിൽ ശൂദ്രന് അധികാരമില്ല എന്ന് തർപ്പിച്ച് പറഞ്ഞിരിക്കുന്നു. അതിന് ശങ്കരാചാര്യർ പറയുന്ന ഒരു ന്യായം, ഉപനയനത്തിന് അധികാരമില്ല എന്നാണ്. വേദം പഠിക്കണമെങ്കിൽ ഉപനയനം ചെയ്യണം. അപ്പോൾ ഉപനയനത്തിന് അധികാരമില്ലാത്തതുകൊണ്ട് ശൂദ്രന് അധികാരമില്ല. അതും പൂർണ്ണമായും ശരിയല്ല. ശങ്കരാചാര്യർ ഒരു വാദത്തിന് വേണ്ടി അത് കൊണ്ടുവരുന്ന എന്താണ്, ഉപനയനത്തിന് അധികാരമില്ല. കാരണം മനുസ്മൃതി പറഞ്ഞിരിക്കുന്നു അത് അധികാരമില്ലാന്ന്. എവിടെയാ പറഞ്ഞത്? എന്ന ശൂദ്രസ്യ സംസ്കാരം അർഹതി, ശൂദ്രന് സംസ്കാരം പാടില്ല എന്ന് വെച്ചാൽ ഉപനയനം പാടില്ല എന്ന് മനുസ്മൃതി പറഞ്ഞിരിക്കുന്നു. മനുസ്മൃതി അത് പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. പക്ഷെ അതുകൊണ്ട് വേദത്തിൽ ശൂദ്രന് ഉപനയനത്തിന് അവകാശമില്ല എന്ന് പറയുന്നതിന് അല്ല, ഇനി ഉപനയനം ചെയ്താലേ വേദാധ്യയനം ചെയ്യാവൂ എന്ന് നിയമവുമില്ല. ഉപനയനം ചെയ്യാതെ തന്നെ വേദാധ്യയനം ചെയ്യാമെന്നുള്ളതിന് പ്രമാണങ്ങളുമുണ്ട്. കാരണം വേദത്തിൽ തന്നെ പറയുന്നുണ്ട് പിതൃകർമ്മങ്ങൾ ചെയ്യുന്നു. ഉപനയനം ചെയ്യാത്ത ബാലനും വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാം എന്ന് പറയുന്നു. അപ്പൊ എവിടെയെങ്കിലും അങ്ങനെ അത് പിതൃകർമ്മങ്ങൾക്ക് വേണ്ടി പറയുകയാണ്. കാരണം പിതൃകർമ്മം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഉപനയനം ചെയ്യാത്ത ഒരു ബാലനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കേണ്ടി വന്നാൽ അവിടെ ആ ബാലന് വേദമന്ത്രം ഉച്ചരിക്കാമെന്ന് വേദത്തിൽ തന്നെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ അവിടെ ഉപനയനം കൂടാതെ തന്നെ വേദമന്ത്രം ചെല്ലുന്നുണ്ട്. അത് മാത്രമല്ല, പല ഭാഗങ്ങളിലും ഉപനയനം കൂടാതെ വേദമന്ത്രം ഉപദേശിച്ചതായിട്ടും പറയുന്നുണ്ട്. പിന്നെ പൊതുവെ ഒരു ആചാരം എന്നുള്ള ആലയ്ക്ക് ഇന്ന് ഉപനയനം ചെയ്തിട്ട് ആണ് സാധാരണ വേദം ചൊല്ലുന്നത്. പക്ഷെ വേദത്തിന്റെ തലത്തിൽ ചിന്തിക്കുമ്പോൾ ഉപനയനം കൂടാതെ വേദം അധ്യയനം ചെയ്തതായിട്ട് പറയുന്നുണ്ട്. അതായത് ഛാന്തോഗ്യ ഉപനിഷത്തിലും ബൃഹദാരണ്യ ഉപനിഷത്തിലും അത് വരുന്നുണ്ട്. ശാന്തോഗ്യത്തിൽ അത് വരുന്ന സന്ദർഭങ്ങൾ ശാന്തോഗ്യത്തിൽ രണ്ടു ഭാഗത്ത് പ്രവാഹണൻ എന്ന് പറയുന്ന ക്ഷത്രിയൻ ഗൗതമന് ബ്രഹ്മവിദ്യ, ഗൗതമൻ എന്ന് പറയുന്ന ബ്രാഹ്മണന് ബ്രഹ്മവിദ്യ ഉപദേശിക്കുന്നതായി വരുന്നുണ്ട്. അശ്വപതി എന്ന് പറയുന്ന ക്ഷത്രിയൻ, പ്രാചീനശാലൻ തുടങ്ങിയ ബ്രാഹ്മണർക്ക് ഉപനയനം ചെയ്യാതെ തന്നെ ബ്രഹ്മവിദ്യ വേദം ഉപദേശിച്ചായി പറയുന്നുണ്ട്. ബൃഹദാരണ്യത്തിൽ അജാതശത്രു എന്ന് പറയുന്ന ക്ഷത്രിയൻ, ഗാർഗിൻ എന്ന് പറയുന്ന ബ്രാഹ്മണന് ബ്രഹ്മവിദ്യ ഉപദേശിച്ചതായി പറയുന്നുണ്ട്. ഈ സന്ദർഭങ്ങളിലെല്ലാം തന്നെ എല്ലായിടത്തുമല്ല, പ്രത്യേകിച്ചും ചാന്തോക്യത്തിൽ ഉപനയനം ചെയ്യാതെ അനുപനീയ, ഉപനയനം ചെയ്യാതെ തന്നെ ബ്രഹ്മവിദ്യ ഉപദേശിച്ചു എന്ന് പറയുന്നുണ്ട്. ബ്രഹ്മവിദ്യ ഉപദേശിക്കുമെന്ന് വെച്ചാൽ മന്ത്രങ്ങളാണ് ഉപദേശിക്കുന്നത്, വേദമാണ് ഉപദേശിച്ചത്. ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നു ഉപനയനം ചെയ്യാതെ തന്നെ. എന്നാൽ അപശൂദ്രാധികരണത്തിലെ നാലാമത്തെ സൂത്രത്തിൽ ഉപനയനം വേണമെന്നുള്ളതിന് ശങ്കരാചാര്യർ ഇത് തന്നെ ഉദ്ധരിച്ചത് മനഃപൂർവ്വം. അതായത് ഉപനയനം കൂടാതെ തന്നെ ബ്രഹ്മവിദ്യ ഉപദേശിച്ചു എന്നുള്ളതിനെ ഉപനയനത്തോട് കൂടിയേ ബ്രഹ്മവിദ്യ പാടുള്ളൂ എന്നുള്ളതിന് പ്രമാണമായിട്ട് ഉദ്ധരിച്ചു മനഃപൂർവ്വം. ഇത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധമുള്ള കാര്യമുണ്ട്. അതുമാത്രമല്ല, ഇത് മനഃപൂർവ്വമാണ് ചെയ്തതെന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട്. ക്ഷത്രിയന്മാരായ ആചാര്യന്മാര് ബ്രാഹ്മണർക്ക് ബ്രഹ്മവിദ്യ ഉപദേശിച്ചു എന്ന് പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ശങ്കരാചാര്യർ മനഃപൂർവ്വം ആ ക്ഷത്രിയന്മാരായ ആചാര്യന്മാരെ ആക്ഷേപിച്ചിട്ടുണ്ട്, അറിഞ്ഞുകൊണ്ട് തന്നെ. ഒരു ഉദാഹരണം പറയാം. ശാന്തോഗ്യത്തിൽ പ്രവാഹണൻ എന്ന് പറയുന്ന രാജാവിന്റെ സദസ്സിൽ ഗൗതമൻ എന്ന് പറയുന്ന ബ്രാഹ്മണന്റെ മകൻ ശ്വേതകേതു ചെന്നു. ആ പ്രവാഹണൻ മൂന്നാല് ചോദ്യങ്ങൾ ചോദിച്ചു. ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ ശ്വേതകേതുവിന് ഉത്തരം പറയാൻ പറ്റിയില്ല. ശ്വേതകേതുവിന് വിദ്യയെല്ലാം പഠിപ്പിച്ചത് അച്ഛനായ ഗൗതമനാണ്. നേരെ ഗൗതമന്റെ അടുത്ത് ചെന്നു. ആ രാജാവ് എന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ച് എനിക്ക് ഉത്തരം പറയാൻ പറ്റിയില്ല. ഇതൊന്നും ഇതൊക്കെ അങ്ങേക്ക് അറിയാമെന്നുള്ളതാണോ അതേ അറിയാൻ പാടില്ലാത്തതാണോ? ഗൗതമനും അതത്ര പിടിച്ചില്ല. ബ്രാഹ്മണനായ എന്റെ ബ്രാഹ്മണനായ പുത്രനോട് ഒരു ക്ഷത്രിയൻ ചോദ്യം ചോദിച്ചു അവനെ മോശക്കാരനാക്കി. എന്നാൽ ഞാൻ തന്നെ പോയി ഇത് ചോദിച്ചിട്ടുണ്ട് കാര്യം. ചില ചട്ടമ്പിമാര് മക്കളെ ആരെങ്കിലും ചീത്ത പറഞ്ഞെന്ന് പറഞ്ഞ കത്തിയും എടുത്തോണ്ട് പോകുന്നുണ്ടോ പകരം ചോദിക്കാൻ? അതുപോലെ നേരെ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോ പ്രവാഹണൻ മര്യാദ അനുസരിച്ച് ബ്രാഹ്മണനെ സ്വീകരിച്ചു, ഇരുത്തി. അങ്ങക്ക് എന്താണ് വേണ്ടത്? സാധാരണ ബ്രാഹ്മണർ ചെല്ലുന്നതെല്ലാം നാല് കാശ് കിട്ടുമെന്നുള്ള മോഹത്തിലാണ് ചെല്ലുന്നത്. അത് കരുതി നിനക്ക് വല്ലതും ചില്ലറ വല്ലതും വേണമെന്ന് ചോദിച്ചു. ഒന്നും വേണ്ട, എനിക്ക് വേണ്ടത് എന്റെ മകനെ ഇങ്ങനെ കുറെ ഇതൊക്കെ ചോദിച്ചു, അങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, അത് വലിയ ക്ഷീണമായി പോയി. ഈ സന്ദർഭത്തിൽ ആ ക്ഷത്രിയൻ എന്ന് പറയുന്നിടത്ത് ശങ്കരാചാര്യര് പറയുകയാണ്, ദുർവൃത്തൻ. ഭാഷ്യമെടുത്ത് വായിച്ചു നോക്കുക. ഒരാത്മവിദ്യ ഉപദേശിച്ച ഒരു ഗുരുവിനെ അവൻ ക്ഷത്രിയൻ എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ശങ്കരാചാര്യർ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, ദുർവൃത്തൻ. ആര്? ക്ഷത്രിയൻ. അവൻ ക്ഷത്രിയനായതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത് തുറന്ന് എഴുതിയിരിക്കുന്ന എന്താണ്? ഹീനജാതി. ക്ഷത്രിയൻ ഹീനജാതിയാണ്. ഇതൊക്കെ ശങ്കരാചാര്യ ഭാഷയത്തിൽ എഴുതിയിരിക്കുന്നതാണ്. ലംബകർണന്മാർ ശ്രദ്ധിക്കുക. ഹീനജാതി അവിടെ എഴുതിയിരിക്കുന്നു. അതിന്റെ യാതൊരു കാര്യമില്ല. എന്നിട്ട് ഗൗതമൻ എന്നോട് പറഞ്ഞെന്താണ്? ശരി, ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയാം. നീ കുറച്ച് ദിവസം ഇവിടെ താമസിക്കും, ഗുരു ശുശ്രൂഷയൊക്കെ ചെയ്ത് ഇവിടെ താമസിക്കും. അത് മാത്രമല്ല, അവിടെ വളരെ രസകരമായ ദുർവ്യാഖ്യാനത്തിന് ഉദാഹരണം. ഗൗതമൻ ചെന്നു ക്ഷത്രിയനോട് ചോദിച്ചു, എന്റെ മകനോട് ഇങ്ങനെയൊക്കെ ചോദിച്ചോ, അവനെ ഉത്തരം മുട്ടിച്ചോ എന്നൊക്കെ ചോദിച്ചു. ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പ്രവാഹണം പറഞ്ഞു, ശരിയാണ്, നിങ്ങളുടെ മകനോട് ഞാൻ ഇതൊക്കെ ചോദിച്ചത് ശരിയാണ്, അവന് പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞപ്പോ എന്താണ് അടുത്ത് ശ്രുതി പറയുന്നത്? അത് കേട്ടപ്പോ ഗൗതമന് സൃത്രീ ബഭൂവ എന്നാണ് അവിടുത്തെ ഉപനിഷത്ത് വാക്യം. അത് പലതരത്തിലും വ്യാഖ്യാനിക്കാം. അവൻ ലജ്ജിച്ചു പോയെന്നോ, അല്ലെങ്കിൽ അവൻ മൗനിയായെന്നോ, അവൻ മിണ്ടാതിരുന്നു എന്നോ ഗൗതമൻ. കാരണം ഗൗതമൻ അവിടെ വാശിയോടുകൂടി ചെല്ലുന്നത് ഇവനിത് അറിയാമെന്നുള്ള ചോദ്യമാണോ ചോദിച്ചത്? അതെ, ഇതിന്റെ ഉത്തരവ് ഇനി ഇയാൾക്കും അറിയാതിരിക്കുമോ, എന്റെ മകനെ മോശക്കാരനാക്കാൻ വേണ്ടി ചോദിച്ചാണോ എന്നൊക്കെയുള്ള സംശയത്തോടുകൂടി അവിടെ ചെല്ലുന്നത്. പക്ഷേ പ്രവാഹണൻ ധൈര്യമായിട്ട് പറഞ്ഞു, ശരി അത് ഞാൻ പറഞ്ഞുതരാം, പക്ഷെ അത് പഠിക്കണമെങ്കിൽ കുറച്ച് ദിവസം കൂടെ ഗുരുശുശ്രൂഷയൊക്കെ ചെയ്ത് കഴിയണമെന്ന് പറഞ്ഞപ്പോ മിണ്ടാതിരുന്നു ആര്? ഗൗതമൻ. അല്ലെങ്കിൽ ഗൗതമന് ലജ്ജ തോന്നി, ഞാൻ ബ്രാഹ്മണനായിട്ടും എനിക്ക് വിദ്യ അറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്നല്ല. പക്ഷെ അതിന് ശങ്കരാചാര്യർ എങ്ങനെ വ്യാഖ്യാനിച്ചത്? ഈ സംഭാഷണത്തിൽ ആ രാജാവ് ലജ്ജിച്ചു പോയി. ഉപദേശിക്കേണ്ട അയാള് മൗനം ഭഞ്ജിച്ചു, അയാൾ അവിടെ മോശക്കാരനായിപ്പോയി. എന്നിട്ടവിടെ പറയുന്നു, സർവവിദ്യ ബ്രാഹ്മണ, ഭാഷ എടുത്തു നോക്കുക, ബ്രാഹ്മണൻ സർവവിത്താണ്, സർവം അറിയുന്നവനാണ്, എങ്കിലും തൽക്കാലം ഇവിടെ പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. നല്ല കാര്യമുണ്ടോ? എല്ലാം അറിയുന്നവനാണെങ്കിൽ പിന്നെ എന്തിനാ പഠിക്കുന്നത്? ചാന്തോക്യ ഉപനിഷത്തെടുത്ത് വായിച്ചു നോക്കുക, മലയാളത്തിൽ ഇതൊക്കെ എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, സംസ്കൃതത്തിൽ അതൊക്കെയുണ്ട്. ഇങ്ങനെ മനപ്പൂർവ്വം എഴുതിയിരിക്കുന്നു ഇവിടെ. പിന്നെ ശങ്കരാചാര്യർ അപശൂദ്രാധികരണത്തിൽ തന്നെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ശൂദ്രായ ന ശൂദ്രായ മതിൻ ദദ്യാ, ശൂദ്രന് ഒരിക്കലും അറിവ് കൊടുക്കരുത്, കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഇതൊക്കെ വായിച്ചിട്ട് ഇത് പറയും. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ന ശൂദ്രായ മതിൻ ദദ്യാ, അപശൂദ്രാധികരണത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ശൂദ്രന് ഒരിക്കലും അറിവ് കൊടുക്കരുത്. ഇത് മനു പറഞ്ഞിട്ടുള്ളതാണ്, അതിനെ ശങ്കരാചാര്യൻ സ്വീകരിച്ചിരിക്കുകയാണ്. ഇത് പല ദിവസങ്ങളിൽ നിന്ന് പറയാനുള്ള കാര്യങ്ങളുണ്ട്, ഇത് ഒരു ഭാഗം മാത്രമല്ല. അപ്പോ എന്നിട്ടെന്ത് ചെയ്തു? നാലഞ്ചു ദിവസം താമസിച്ച് അവസാനം ഗൗതമൻ ഈ വിദ്യ എന്നെ ഉപദേശിച്ചു. ഗൗതമൻ അവിടെ ശിഷ്യനായിട്ട് തന്നെ പോകുന്നു. ഇനി ബൃഹദാരണ്യത്തിൽ അജാതശത്രുവിന്റെ അടുത്ത് ഗാർഗ്യൻ ചെല്ലുന്നു വിദ്യ പഠിക്കുന്നതിനായിട്ട്. അപ്പോ നമ്മൾക്കൊരു ധാരണയുണ്ട്, ഈ ബ്രാഹ്മണൻ ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ ഗുണങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ ശാസ്ത്രങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അത് പരമാബദ്ധമാണ്. നമ്മുടെ ശാസ്ത്രങ്ങളിൽ 90% പറഞ്ഞിരിക്കുന്നത് ജന്മത്തിനനുസരിച്ചിട്ടാണ്, ജന്മമനുസരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ എന്താണ് പ്രവാഹണൻ എന്ന് പറയുന്നത്, ജ്ഞാനിയായ ഗുരുവാണെങ്കിലും ശങ്കരാചാര്യ പറഞ്ഞിരിക്കുന്നു അവൻ ദുർവൃത്തനാണ്, അവൻ ഹീനജാതിയാണ്, ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണെങ്കിൽ എങ്ങനെ പ്രവാഹണനെ ശ്രുതിയിൽ ക്ഷത്രിയനെന്ന് പറയും? ജ്ഞാനമുള്ളത് കൊണ്ട് ബ്രഹ്മജ്ഞാനിയല്ലേ ബ്രാഹ്മണൻ എന്നല്ലേ പറയേണ്ടത്? അവിടെ ചെന്ന ശിഷ്യൻ ഗൗതമന ബ്രാഹ്മണനായിട്ടും ഉപദേശിച്ച ഗുരുവിന് ക്ഷത്രിയനായിട്ടും ആ പറയുന്നു. ബൃഹദാരണ്യത്തിലും അത് തന്നെ. ബൃഹദാരണ്യത്തിൽ അജാതശത്രുവിന്റെ അടുത്ത് ഗാർഗ്യം ചെല്ലുമ്പോൾ അജാതശത്രു ചോദിക്കുന്നുണ്ട്, ഈ പണിയെല്ലാം സാധാരണ ബ്രാഹ്മണരുടെ കയ്യിലാണല്ലോ ഉള്ളത്, മറ്റുള്ളവർ ഉപദേശിക്കുക എന്നൊക്കെ ഉള്ളത്, ബ്രാഹ്മണരാണല്ലോ ഇത് ചെയ്യുന്നത്, പിന്നെന്തിനാ ഒരു ബ്രാഹ്മണൻ എന്റെ അടുത്ത് പഠിക്കാൻ വന്നത് എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട്. ആ ഭാഗം വ്യാഖ്യാനിക്കുമ്പോൾ ശങ്കരാചാര്യർ പറയുന്നത് എന്താണ്? ശ്രുതി പറയുന്നതല്ല, ശങ്കരാചാര്യർ പറയുന്നത് ഇവിടെ ഇപ്പോ ഉപദേശിക്കുന്ന ഒരു ക്ഷത്രിയൻ, വിദ്യ അഭ്യസിക്കുന്നത് ബ്രാഹ്മണൻ ഗാർഗ്യൻ, എന്നാലും ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടത്തെ ഗുരു ഉപദേശിക്കുന്ന ക്ഷത്രിയനാണെങ്കിലും ഇവിടത്തെ ഗുരു ബ്രാഹ്മണനാണ് എന്ന് വെച്ചോളണമെന്നാണ് എന്ന് പറയുന്നു. അതായത് ബ്രാഹ്മണനായ ഗാർഗ്യനായിരിക്കണം ഗുരു, ബ്രാഹ്മണൻ അവിടെ ചെന്നാണ് പഠിക്കാൻ വേണ്ടിയിട്ട് ചെന്നാലും അവിടെ ബ്രാഹ്മണനായി ഇരിക്കുന്നതുകൊണ്ട് അയാളെ ശിഷ്യനായി കണക്കാക്കാൻ പാടില്ല, അയാളെ ഗുരുവായി തന്നെ സ്വീകരിച്ചോണം എന്നവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതെന്ത് ന്യായമനുസരിച്ചാണ് ഒരു വിദ്യ പഠിക്കാൻ ഒരാൾ വേറൊരാളുടെ അടുത്ത് ചെന്ന് അയാളെ പഠിപ്പിക്കുന്നു, അപ്പൊ ശിഷ്യനെ ഗുരുവായി കണക്കാക്കണമെന്ന് പറഞ്ഞാൽ എന്ത് ന്യായമനുസരിച്ച്? ഒരു ന്യായമേ ഉള്ളൂ, അയാൾ ബ്രാഹ്മണനായതുകൊണ്ട്. അങ്ങനെ പറയുന്നു ക്ഷത്രിയൻ ബ്രാഹ്മണന് ഉപദേശിക്കുമ്പോൾ പറയുന്നു, ഈ വിദ്യ എന്ന് പറയുന്നത് ക്ഷത്രിയന്മാരുടെ പരമ്പരയിലൂടെ വന്ന വിദ്യയാണ്. ആദ്യമായിട്ട് ഞാൻ ആ പരമ്പരയെ ലംഘിച്ചിട്ട് ബ്രാഹ്മണനായ അങ്ങേക്കിത് ഉപദേശിക്കുകയാണ് എന്ന് പറയുന്നു. അപ്പോ ക്ഷത്രിയനായിരുന്നിട്ടും എന്താണ് ബ്രാഹ്മണന് അങ്ങനെ ഉപദേശിക്കുന്നതിന്, വിദ്യ ഉപദേശിക്കുന്നതിന് സന്മനസ് കാണിച്ചു. കാണിച്ചിട്ടും ആ ബ്രാഹ്മണൻ പറയുന്നത് എന്താണ്? ഞാനാണ് ഗുരു, ഞാൻ പഠിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഗുരുവാണ്, നീ ശിഷ്യനാണെന്ന് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ഒരു കാര്യമായി ഇതിനാർക്ക് സ്വീകരിക്കാൻ പറ്റും? പഠിക്കുന്നവൻ ഗുരു, പഠിപ്പിക്കുന്നവൻ ശിഷ്യൻ. ഇത് ശങ്കരാചാര്യർ എഴുതിയിരിക്കുന്നതാണ്. അപ്പൊ ഇത് മനഃപൂർവ്വമല്ല എന്നിങ്ങനെ പറയാൻ പറ്റും. ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ. ഇനി ജാപാല സത്യകാമന്റെ ഉദാഹരണം പറഞ്ഞാൽ അതിലുമൊക്കെ വിചിത്രമാണ്. ഇതും അവിശൂദ്രാധികരണത്തിൽ ശങ്കരാചാര്യർ ധരിക്കുന്നതാണ്, ശൂദ്രന് വേദം പഠിക്കാൻ പാടില്ല എന്നുള്ളത്. ജപാല സത്യകാമൻ, ജപാലയുടെ മകനായ സത്യകാമൻ അമ്മയെടുത്ത് പറഞ്ഞു, എനിക്ക് ഗുരുകുലത്തിൽ പോകണം, വിദ്യ പഠിക്കണം, അതുകൊണ്ട് എന്റെ ഗോത്രം പറഞ്ഞു തരണം. അമ്മ പറയുന്ന എന്താണ്? ബഹുചരന്തി പരിചാരിണി, ഞാൻ എന്റെ യുവാവസ്ഥയിൽ ഒരു പരിചാരികയായിരുന്നു. ബഹുചരന്തി എന്ന് പറഞ്ഞാൽ ഞാൻ പല പുരുഷന്മാരെയും സേവിച്ചു. അവിടെ പറയുന്നു, അതിനിടയ്ക്ക് എനിക്ക് നിന്നെ കിട്ടി എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ കാര്യം സ്പഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് നിന്റെ ഗോത്രം അറിയില്ല. ഉപനിഷത്തിൽ വ്യക്തമായി പറയുന്നതാണ്. ഒരു സ്ത്രീ പറയാണ്, ഞാൻ പലരെയും പരിചരിച്ചവളാണ്, എനിക്ക് നിന്നെപ്പോലെ ഒരു പുത്രനെ ഉണ്ടായി, അതുകൊണ്ട് എനിക്ക് നിന്റെ ഗോത്രം അറിയില്ലെന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ അർത്ഥം? നിന്റെ തന്ത ആരാണെന്ന് എനിക്കറിയില്ലെന്നാണ്. ഇത് ശ്രുതിയിൽ വ്യക്തമായി പറയൊക്കെ അവിടെ ശൂദ്രന് വേദം പഠിക്കാൻ പാടില്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ശങ്കരാചാര്യനെ ദുർവ്യാഖ്യാനം ചെയ്ത് എങ്ങനെയാണ് ഒരുപാട് പദങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് ബഹു ചരന്തി പരിചാരിണി എന്നുള്ള ഭാഗം വ്യാഖ്യാനിച്ചെന്താണെന്നറിയാമോ? ഞാൻ എന്റെ ഭർത്താവിനെ ഒരുപാട് സേവിച്ചു, പരിചര്യകളെല്ലാം ചെയ്തു, അങ്ങനെ ഒരുപാട് അധ്വാനിച്ചപ്പോ അയാളുടെ ഊരും പേരും എല്ലാം ഞാൻ മറന്നുപോയി എന്നാണ്. ജോലിക്കിടയ്ക്ക് മറന്നുപോയി എന്നാണ്. ഇത് നടക്കുന്ന കാര്യമാണോ? സാമാന്യ ബുദ്ധിയുള്ളവർക്ക് സ്വീകരിക്കാൻ പറ്റൂ. ഒരാൾ ജോലി ചെയ്യുമ്പം വീട്ടുപേര് മറന്നുപോവുക, കുടുംബപ്പേര് മറന്നുപോവുക, ജോലി ചെയ്യുന്നുണ്ട്, കൂടുതൽ ജോലിയുള്ളതുകൊണ്ട്. അതും ശ്രുതിയിൽ മറന്നുപോയെന്ന് പറയുന്നില്ല, ശ്രുതിയിൽ വ്യക്തമായും ജപാല പറയുന്ന എന്താണ്? എനിക്കറിയില്ലെന്നാ പറയുന്നത്. നിന്റെ ഗോത്രം എന്താണെന്ന് എനിക്കറിയത്തില്ല എന്ന് വെച്ചാൽ നിന്റെ തന്ത ആരാണെന്ന് എനിക്കറിയത്തില്ല എന്ന് പറയുന്നിടത്ത് അചരസ്വാമികൾ പറയാണ്, ആ സ്ത്രീ തന്റെ ഭർത്താവിനെ പരിചരിച്ച് എല്ലാം മറന്ന എനിക്ക് ഇതെല്ലാം മറന്നുപോയി. അതിനിടയ്ക്ക് ശ്രുതി പറയാത്ത ഒരു കാര്യം പറയുന്നുണ്ട്, ഇവൻ ജനിച്ച ഉടനെ തന്നെ അച്ഛൻ മരിച്ചും പോയി. അതും പറയുന്നുണ്ട്, അച്ഛൻ ജനിച്ചെന്നോ മരിച്ചെന്നോള്ള യാതൊരു കാര്യവും അവിടെ പറയുന്നില്ല. ഒരു പാവ സ്ത്രീ ശുദ്ധഗതികാരിയായതുകൊണ്ട് സത്യം പറഞ്ഞു, മോനെ എനിക്കറിയത്തില്ല നിന്റെ അച്ഛൻ ആരാണ്. അപ്പൊ ആ ഗുണം, അത് മകന് പേരിട്ടതെന്താണ്? സത്യകാമൻ. അപ്പോ ആ സ്ത്രീയുടെ ശുദ്ധത കൊണ്ട്, പരിശുദ്ധി കൊണ്ട് അവർ സത്യം പറഞ്ഞു. മകന്റെ അടുത്ത് പോലും കള്ളം പറഞ്ഞില്ല, അസത്യം പറഞ്ഞില്ല. മകൻ എന്ത് ചെയ്തു? ആ സ്ത്രീയുടെ സ്വഭാവം മകൻ വന്നുകൊണ്ട് അവനും പരിശുദ്ധനായിരുന്നു. അവന് സത്യം ഗുരുവിന്റെ അടുത്ത് ചെന്നപ്പോൾ അവനും അമ്മ പറഞ്ഞ വാക്യം അതേപോലെ പറഞ്ഞു. എന്താണ്? ബഹു ചരന്തി പരിചാരണി, എന്റെ അമ്മ അങ്ങനെയായിരുന്നു. അന്നത്തെ വ്യവസ്ഥ അങ്ങനെയായിരുന്നു. ഇന്ന് സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറഞ്ഞ കാലത്താണ്. അപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പൊ മകനും ആ സത്യസന്ധനായതുകൊണ്ട് അവനും ഗുരുവിന്റെ അടുത്ത് സത്യം പറഞ്ഞപ്പോൾ ഗുരു എന്ത് നിശ്ചയിച്ചു? ഇവൻ അബ്രാഹ്മണനല്ല, എന്തുകൊണ്ട്? സത്യം പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഗുരു എങ്ങനെയാണ് നിശ്ചയിച്ചത്? സത്യം പറഞ്ഞതുകൊണ്ട് അവൻ ബ്രാഹ്മണനാണ് എന്നാണ് നിശ്ചയിച്ചത്. അപ്പൊ സത്യം പറയുന്നവൻ ബ്രാഹ്മണൻ എന്ന് അംഗീകരിച്ചുകൊണ്ട് അവനെ ഉപനയനം ചെയ്ത് ബ്രഹ്മവിദ്യ അഭ്യസിപ്പിച്ചു എന്നാണ് അവിടെ ശ്രുതി പറയുന്നത്. ഈ ഭാഗവും തിരിച്ച് വ്യാഖ്യാനിച്ചു എന്താണ്? അവൻ ജാതി ബ്രാഹ്മണനാണ്, അതുകൊണ്ടാണ്. അപ്പൊ അമ്മ പറഞ്ഞു എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞതിന് ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചു എനിക്ക് ഓർമ്മയില്ല, ഞാൻ മറന്നുപോയി എന്ന് വ്യാഖ്യാനിച്ചു. ഞാൻ അനേകം പേരെ പരിചരിച്ചിട്ടുള്ളതെന്നുള്ളതിന് തിരിച്ച് വ്യാഖ്യാനിച്ചു എന്താണ്? ഞാൻ എന്റെ ഭർത്താവിനെ ഒരുപാട് കാലം പരിചരിച്ചു എന്നുവെച്ചാൽ അവിടെ സത്യകാമനെ ജാതി ബ്രാഹ്മണനാക്കി. എന്നിട്ട് ശൂദ്രന്, ശരി ജാതി ബ്രാഹ്മണനായിക്കോട്ടെ, അതെന്തിനു വേണ്ടി ചെയ്യുന്നു? ശൂദ്രന് വേദത്തിന് അധികാരമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഇത്രയല്ല, ഇത് തീർന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇനി അവസരം വരുമ്പോൾ പറയാം. ഇതുപോലെ നിരവധി ഉദാഹരണങ്ങൾ ശ്രുതി ഉണ്ടായിരിക്കെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു, വേദേ അനധികാര, വേദത്തിന് അധികാരമില്ല. ഇതിനു വേണ്ടിയിട്ടാണ് അപശൂദ്രാധികരണത്തിൽ 5 സൂത്രങ്ങൾ ശങ്കരാചാര്യർ വ്യാഖ്യാനിച്ചത്. ഉപനിഷത്തുകളിൽ ഇതുപോലെ പല പല എവിടെയെല്ലാം അവസരം കിട്ടുന്നോ അവിടെയെല്ലാം ഈ കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് മനഃപൂർവ്വം തന്നെയാണ്. മനുസ്മൃതി പറയുന്നുണ്ട് എന്താണ്? ശൂദ്രന് ബുദ്ധി കൊടുക്കരുത്, ശൂദ്രായനം അതിം ദദ്യാത്. അടുത്ത് പറയുന്നത് എന്താണ്? അവന് ധർമ്മത്തെ ഉപദേശിക്കരുത്, ധർമ്മത്തെ പറഞ്ഞു കൊടുക്കരുത് എന്നാണ്. അപ്പൊ അവന് ധർമ്മത്തെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവൻ ധർമ്മം അനുഷ്ഠിക്കും, അവൻ നന്നാവും, അത് പാടില്ല. നിങ്ങൾ വേദാധികാര നിരൂപണമെന്ന് ചട്ടമ്പിസ്വാമി എഴുതിയിട്ടുള്ള പുസ്തകം വായിച്ചു നോക്കുക. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അവിടെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ പറയുന്ന രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. ഒന്ന് പറയുന്നത്, ശങ്കരാചാര്യർ ഈ ഭാഗങ്ങളെല്ലാം ദുർവ്യാഖ്യാനം ചെയ്തു. ഇതേ ഭാഷയിൽ തന്നെ പറയുന്നുണ്ട്, ശങ്കരാചാര്യരുടെ പേരെടുത്ത് തന്നെ പറയുന്നു. ഉപനിഷത്തും, അതായത് ശൂദ്രന് വേദത്തിൽ അധികാരത്തെ നിഷേധിക്കുന്നതിന് വേണ്ടി ഉപനിഷത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. രണ്ടാമതൊരു കാര്യം പറയുന്നുണ്ട്, അത് പലർക്കും സഹിക്കാത്ത കാര്യമാണ്. കാരണം മുമ്പ് എന്നോട് പറഞ്ഞതുപോലെ സ്വാമി ഇതൊക്കെ ഇരുന്ന് പറയുന്നു, ഞങ്ങൾക്കിത് പ്രതിരോധിക്കാൻ പറ്റുന്നില്ലെന്നാണ്. ഇത് ആർക്കാ പ്രതിരോധിക്കാൻ പറ്റുന്നത്? എന്റെ ഒരു 100 തലമുറ പറയിലോട്ട് മുന്നോട്ട് പോയാലും പ്രതിരോധിക്കാൻ ഒക്കത്തില്ല. ഇനി ശങ്കരാചാര്യർ തന്നെ വന്നാലും പ്രതിരോധിക്കാൻ ഒക്കത്തില്ല. ഇത് കാരണം ഇത് തെളിവ് സഹിതമാണ് പറയുന്നു, വേദത്തെ ഉദ്ധരിച്ചാ പറയുന്നു. ശങ്കരാചാര്യർ വന്നാലും ആരൊക്കെ നോക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം നമ്മൾ പറയുന്നത് സത്യമാണ്. അപ്പൊ സത്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ടും പറയാം. പിന്നെ എങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്ന ശുപ്പാണ്ടി പ്രതികരിക്കുന്നത്? അതിങ്ങനെ നടക്കുന്ന കാര്യം വല്ലതുമാണോ? അപ്പോൾ അപശൂദ്രാധികരണം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ അവസാനം ചട്ടമ്പിസ്വാമികൾ പറയുന്നത്, ഈ കൊലപാതകം എന്ന് വെച്ചാൽ മാട്ടിനെ വെട്ടുക, ഇത് സ്ഥിരമായി ചെയ്തു കഴിഞ്ഞാൽ ആ പ്രവൃത്തി ചെയ്യുന്നവന് അതിന് യാതൊരു എന്താണ് കുറ്റബോധവും തോന്നത്തില്ല. കശാപ്പുകാരന് ഇതിനെ കണ്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് അതിന് യാതൊരു പ്രയാസവും തോന്നില്ല. അവൻ വെണ്ടയ്ക്കാൻ മുറിക്കുന്നത് പോലെ തന്നെ ആട്ടിനെയും മാട്ടിനെയൊക്കെ വെട്ടും. അതുപോലെയുള്ള കശാപ്പുകാരന്മാരാണ് ഇവരെന്നാ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത്ര മനസ്സിൽ തട്ടിയാണ് പറഞ്ഞത്. കാരണം ഈ ശൂദ്ര വർഗത്തിനോട് ചെയ്ത ദ്രോഹത്തെ ഓർത്തുകൊണ്ടാണ് അത് പറഞ്ഞത്. അതുപോലുള്ള കശാപ്പുകാരാണ് ഇതെല്ലാം മനഃപൂർവ്വം ചെയ്തിരിക്കുന്നു എന്നാണ്. ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നറിയാം. ആ പുസ്തകം എടുത്ത് വായിച്ചു നോക്കുക, പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് ആ പുസ്തകം. അപ്പോൾ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ആരെങ്കിലും പ്രതിരോധിക്കണമെന്നുണ്ടെങ്കിൽ പന്മനയിലേക്ക് വരാം, ഞാൻ റെഡിയാണ്. ബ്രാഹ്മണ ക്ഷത്രിയ വിശാം ശൂദ്രാണാം ച പരന്തപ കർമാണി പ്രവിഭക്താനി സ്വഭാവപ്രഭവേർഗുണൈ ശമോദമസ്തപശൗചം ശാന്തിരാർജവമേവ ച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മസ്വഭാവജം സൗര്യം തേജോ ദൃദൃദാക്ഷ്യം യുദ്ധേ ചാപ്യപലായനം ദാനമീശ്വരഭാവസ്ഥ ക്ഷത്രകർമ്മസ്വഭാവജം കൃഷിഗൗരക്ഷ്യവാണിജ്യം വൈശ്യകർമ്മസ്വഭാവജം പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാവിസ്വഭാവജം സ്വേ സ്വേ കർമ്മണ്യഭിരത സംസിദ്ധിം ലഭതേ നര സ്വകർമ്മനിരത സിദ്ധിം യഥാ വിന്ദതി തശ്രുണു യത പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തദം സ്വകർമ്മണാ തമഭ്യർച്യ സിദ്ധിം വിന്ദതി മാനവഃ ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാസ്വനുഷ്ഠിതാത് സ്വഭാവനിയതം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം സഹജം കർമ്മ കൗന്ദേയ സദോഷമപി നത്യജേത് സർവാരംഭാ ഹി ദോഷേന ഭൂമേന അഗ്നിരിവാവൃതാഃ അസക്തബുദ്ധി സർവത്ര ജിതാത്മാ വിഗതസ്പൃഹ നൈഷ്കർമ്മ്യസിദ്ധിം പരമാം സന്യാസേനാധിഗച്ഛതി സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാപ്നോതി നിബോധമേ സമാസേനൈവ കൗന്ദേയ നിഷ്ഠാജ്ഞാനസ്യ യാപര ബുദ്ധ്യാ വിശുദ്ധയാ യുക്തോ ധൃത്യാത്മാനം നിയമ്യ ച ശബ്ദാദീന്മിഷയാൻ ത്യക്ത്വാ രാഗദ്വേഷോ വിദസ്യ ച വിവിക്തസേവീ ലഭാസി യതവാക്കായ മാനസ ധ്യാനയോഗപരോ നിത്യം വൈരാഗ്യം സമുപാശ്രിത അഹംകാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്യ നിർമ്മമ ശാന്തോ ബ്രഹ്മഭൂയായ കൽപ്പതേ ശിഷ്യത്തെ ഓം ശാന്തി ശാന്തി ശാന്തി ഓം ശ്രീ ഗുരുഭ്യോ നമഃ.